ശ്രീമദ്ഭഗവത്ഗീത 12-ാം അധ്യായം 14-ാം ശ്ലോകം. സന്തുഷ്ട സതതം യോഗി യഥാത്മാ ദൃഢ നിശ്ചയ മയ്യർപ്പിത മനോബുദ്ധിർ യോ മദ് ഭക്ത സമേ പ്രിയ. ഭക്തന്റെ അനുഷ്ഠാനത്തെ കുറിച്ച് പറയുകയാണ്. സന്തുഷ്ട സതതം യോഗി, സന്തുഷ്ട സതതം നിത്യം, ദേഹസ്ഥിതി കാരണസ്യ ലാഭേ അലാഭേ ച ഉത്പന്ന അലം പ്രത്യേക തഥാ ഗുണവത് ലാഭേ വിപരീയേ ച സന്തുഷ്ട സതതം യോഗി സമാഹിത ചിത്തം യഥാത്മാ സംയത സ്വഭാവ. ഇതെല്ലാം ഭക്തന്റെ വിശേഷണമാണ്. യോ മദ്ഭക്ത സമയപ്രിയ, ഇങ്ങനെയുള്ള ഭക്തനാണ് എനിക്ക് പ്രിയനായിരിക്കുന്നത് പറയുന്നു. എന്താണ്? അയാൾ സന്തുഷ്ടനായിരിക്കണം. സതതം നിത്യം, സതതം സന്തുഷ്ട, നിത്യസന്തുഷ്ടനായിരിക്കണം, സദാ സന്തുഷ്ടനായിരിക്കണം. അങ്ങനെ പറയുന്നു. ദേഹസ്ഥിതി കാരണസ്യ ലാഭി അലാഭേച്ച, മുമ്പ് പേർത്ത് പറഞ്ഞിട്ടുള്ള യദൃച്ഛ ലാഭസന്തുഷ്ട, അതിൻ്റെ ഇവിടെയും പറയുന്നു. അത് അതിൻ്റെ വ്യാഖ്യാനമാണ് എതിർച്ഛാ ലാഭം. അതിനാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്, ദേഹസ്ഥിതി കാരണസ്യ ലാഭേ അലാഭേച്ച. ദേഹത്തിന്റെ സ്ഥിതിക്ക് കാരണമായിരിക്കുന്നവ ലഭിച്ചാലും ലഭിച്ചില്ലെങ്കിലും അതിനെക്കുറിച്ച് ചിന്തിക്കുന്നില്ല എന്നർത്ഥം. ദേഹസ്ഥിതി കാരണമായിട്ടുള്ള അന്നം, വസ്ത്രം തുടങ്ങിയ വസ്തുക്കളെ കുറിച്ച് ഇവിടെ ഭക്തൻ ആ വിഷയങ്ങളെ കൂടി ചിന്തിക്കുന്നില്ല. അത് ചിലപ്പോൾ പ്രാപ്തമാകാം, പ്രാപ്തമാകാതിരിക്കാം. അത് സംഗ്രഹിക്കുന്നതിനുള്ള അതിൻ്റെ യോഗക്ഷേമങ്ങളെക്കുറിച്ച് അയാൾ ചിന്തിക്കുന്നില്ല. അത് എവിടെ കിട്ടും, എങ്ങനെ കിട്ടും, അതെങ്ങനെ സംഭരിച്ചു വയ്ക്കണം, ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് അയാൾ ചിന്തിച്ച് വ്യാകുലപ്പെടുന്നില്ല. എന്തുകൊണ്ട്? അയാൾക്ക് ഈശ്വരൻ ദൃഢമായ വിശ്വാസമുണ്ട്. ഈശ്വര നിശ്ചയത്തിൽ, ഈശ്വരൻ്റെ സങ്കല്പത്തിൽ, ഈശ്വരൻ്റെ നിയമങ്ങളിൽ എല്ലാം ഉറപ്പുണ്ട്. അതുകൊണ്ട് അതനുസരിച്ച്, ഈശ്വര നിശ്ചയം അനുസരിച്ച് അത് തനിക്ക് വരേണ്ടത് വന്നോളും. അല്ല, ഇനി ലഭിച്ചില്ലെങ്കിൽ, അത് വിധിച്ചിട്ടില്ലെങ്കിൽ അത് വേണ്ട, വിധിച്ചിട്ടുണ്ടെങ്കിൽ ആയിക്കോട്ടെ എന്നുള്ളൊരു മനോഭാവത്തിൽ ഈ ശരീരം നിലനിൽപ്പിന് വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളിലും അയാൾ സ്വയം പ്രത്യേകിച്ച് യാതൊരു പ്രതീക്ഷയില്ലാതെ, പ്രത്യേകിച്ച് അതിൽ താല്പര്യങ്ങളില്ലാതെ അത് സർവം ഈശ്വര ഇച്ഛയ്ക്ക് വിട്ടിട്ട് ഇരിക്കുന്നുള്ള എന്ത് വരുന്നു, അയാൾ സദാ സന്തുഷ്ടനായിരിക്കുന്നു. അയാളെ സംബന്ധിച്ച് അത്തരം കാര്യങ്ങൾ, ലൗകികമായ ഒരു കാര്യങ്ങളിലും അയാളുടെ മനസ്സിൽ വ്യാകുലതയില്ല. ഉത്പന്ന അലം പ്രത്യേക, അയാളുടെ അന്തക്കരണത്തിൽ അയാളുടെ മനസ്സിലെപ്പോഴും അലം പ്രത്യേക, എന്താണോ ലഭിക്കുന്നത് അതിൽ അത് മതി. അലം എന്ന് പറഞ്ഞാൽ മതി, അലം പ്രത്യേക, മതി എന്നുള്ള ബോധം. എന്താണോ വന്നു ചേരുന്നത് അത് ഗുണമായാലും ദോഷമായാലും, അനുകൂലമായാലും പ്രതികൂലമായാലും, ദുഃഖത്തിന് ചിലപ്പോൾ നിമിത്തമാകും, ചിലപ്പോൾ സന്തോഷത്തിന് നിമിത്തമാകും. ഏതായാലും ശരി, അതിനെ സ്വീകരിക്കുന്നു അലംബ്രത്തെയും മതി എന്നുള്ള ബോധം. അതുകൊണ്ടാണ് അയാൾക്ക് സന്തുഷ്ടനായിരിക്കാൻ കഴിയുന്നത്. അതിനെക്കുറിച്ച് ഞാൻ ചിന്തിക്കുന്നില്ല. അതാണ് അവിടെ പറഞ്ഞെന്താണ്, യോഗക്ഷേമങ്ങൾ സർവവും ഈശ്വരനാൽ നിർവഹിക്കപ്പെടുന്നു എന്നുള്ള ഒരു ചിന്ത. അതുകൊണ്ട് അത്തരം ഒരു കാര്യത്തിലും ആ ഒരു തത്വത്തെക്കുറിച്ച് അയാൾക്ക് ദൃഢമായ ബോധമുണ്ട്, ദൃഢമായ വിശ്വാസമുണ്ട്. അതാണ് തഥാ ഗുണവത് ലാഭേ വിപരീയേച്ച സന്തുഷ്ട. താൻ ആഗ്രഹിക്കുന്നത്, തനിക്ക് വേണ്ടത്, തനിക്ക് ഗുണം ചെയ്യുന്നത് എന്നെല്ലാം കരുതുന്ന വസ്തുക്കൾ അത് വന്നു ചേർന്നാലും വന്നു ചേർന്നില്ലെങ്കിലും എന്നർത്ഥം. എന്നുവെച്ചിപ്പം വിശക്കുന്നു, വിശപ്പ് വന്നു കഴിഞ്ഞാൽ ഭക്ഷണത്തെ ആഗ്രഹിച്ചു, അത് ജീവന്റെ ഒരു സ്വഭാവമാണ്, വിശന്നാൽ ഭക്ഷണത്തെ ആഗ്രഹിക്കും. പക്ഷെ ആഗ്രഹിച്ചാൽ അത് ലഭിക്കണമെന്നില്ല, ചിലവ് ലഭിക്കാത്ത സാഹചര്യമായിരിക്കും, ചില ലഭിച്ചുവെന്നും വരാം, രണ്ടും സംഭവിക്കാം. രണ്ടു തരത്തിലായാലും എന്ത് വരുന്നു, സന്തുഷ്ട എന്ന് പറയുന്നു. ഇവിടെ ഇനി പറയും എന്താണ്, അനികേത സ്ഥിരമതർ. ഇവിടെ പറയുന്നത് സർവ കർമ്മസന്യാസിയായ ഭക്തനെ കുറിച്ച് പറയുന്നുണ്ട്. അങ്ങനെ സർവകർമ്മ സന്യാസിയായ ഭക്തനെ സംബന്ധിച്ചിടത്തോളം അയാളിപ്പോൾ ഒരു സ്ഥലത്ത് സ്ഥിരമായി താമസിക്കണമെന്നില്ല, അവളൊരു പക്ഷെ ഒരു പരിവ്രജനമായിരിക്കും. അപ്പോൾ ഭക്ഷണത്തെ സംബന്ധിച്ചൊന്നും കൃത്യത ഉണ്ടായിരിക്കത്തില്ല, എന്നടുത്ത് ഭക്ഷണം ലഭിക്കും, ഇന്ന സ്ഥലത്ത് പോയാൽ ഭക്ഷണം കിട്ടും, അങ്ങനെയുള്ള ചിന്ത വരത്തില്ല. പക്ഷെ ശരീരം വിശപ്പ് ദാഹം തുടങ്ങിയ ധർമ്മങ്ങളെ ഓർമ്മിപ്പിക്കും. അങ്ങനെ വരുന്ന സന്ദർഭത്തിൽ നിശ്ചിന്തനായിരിക്കുക, നിശ്ചിന്തനായിരുന്ന മാത്രം പോലെ അപ്പോൾ സന്തുഷ്ടനായിരിക്കുക. ലൗകികമായ ഒരു വിഷയത്തിലും അസന്തോഷം വരാതിരിക്കുക. സന്തുഷ്ട സതതം അസ്മി ഭക്തൻ ഒരു യോഗിയുമാണ്. അങ്ങനെ പറയുന്ന യോഗി സമാഹിത ചിത്ത, ഏകാഗ്രമായ ചിത്തത്തോടുകൂടിയവൻ, അവന്റെ അന്ധക്കരണം ഈശ്വരനെ തന്നെ ഉറപ്പിച്ചിരിക്കുന്നു. ബഹിർമുഖമാകുമ്പോഴോ ലോകത്തിലേക്ക് നോക്കുമ്പോൾ, ചുറ്റുപാടുകളെയൊക്കെ ശ്രദ്ധിക്കുമ്പോൾ, വ്യവഹാരങ്ങൾ ശ്രദ്ധിക്കുമ്പോൾ യഥാത്മ സംയത സ്വഭാവ, അവന്റെ സ്വഭാവത്തിൽ വളരെ സംയമനം ഉണ്ടായിരിക്കുന്നു. സംയമനം ഉണ്ടായിരിക്കുക എന്ന് പറഞ്ഞാൽ സാധാരണ വാക്കിലും പ്രവൃത്തിയിലും മനസ്സിനുമെല്ലാം വരാവുന്ന ചാപല്യങ്ങൾ സാധാരണ മനുഷ്യന് സംഭവിക്കാവുന്നതാണ്, അതിവിടെ ഭക്തന് സംഭവിക്കുന്നില്ല. ചാപല്യങ്ങളെന്ന് പറയുമ്പോൾ അനവസരത്തിലുള്ള പ്രവൃത്തികൾ, അനവസരത്തിലുള്ള വാക്ക് കൊണ്ട് കായം കൊണ്ട് മനസ്സുകൊണ്ടുള്ള പ്രവൃത്തികൾ, അതാണ് ചാപല്യങ്ങളെന്ന് പറയുന്നത്. അപ്പോൾ അത്തരം ചാപല്യങ്ങളൊന്നും ഇല്ലാതിരിക്കുകയാണ് സംയതമായ സ്വഭാവം എന്ന് പറഞ്ഞിരിക്കുന്നത്. ദൃഢനിശ്ചയ, ദൃഢ സ്ഥിരോ നിശ്ചയോ അധിവസായോ യസ്യ ആത്മതത്വ വിഷയസ ദൃഢനിശ്ചയ. ഭക്തൻ ദൃഢനിശ്ചയമുള്ളവനാണ്. ഭക്തന് ദൃഢമായ നിശ്ചയം വരുന്ന എന്താണ്? സാധനയിലും സാധ്യത്തിലും ആത്മതത്വ വിഷയത്തിലെന്ന് ഭാഷ്യകാരം പറഞ്ഞു. താൻ അനുഷ്ഠിക്കേണ്ട സാധനങ്ങളിൽ ദൃഢതയുണ്ട്, ഭക്തന്റെ ലക്ഷണമാണ്. സാധാരണ മനുഷ്യൻ ഒരിക്കലും അതിൽ സ്ഥിരതയുണ്ടാകത്തില്ല. ഇന്ന് അയാൾ യോഗിയായിരിക്കും, നാളെ ഭക്തനായിരിക്കും, മറ്റന്നാൾ മറ്റൊന്നാകും, ഇങ്ങനെ മാറിക്കൊണ്ടേയിരിക്കും. ഓരോന്നും പരീക്ഷിച്ച് പരീക്ഷിച്ച് നോക്കി കളഞ്ഞുകൊണ്ടിരിക്കും. ഒന്നിനും ഒരു സ്ഥിരത വരത്തില്ല. ഇന്നൊരു സാധന മാർഗത്തെ സ്വീകരിക്കും, നാളെ മറ്റൊന്നിനെ സ്വീകരിക്കും. അപ്പോൾ ഭക്തൻ അങ്ങനെയല്ല, അതിൽ ദൃഢതയുണ്ടായിരിക്കും, നിശ്ചയോ അധ്യവസായോ ഉറപ്പായിരിക്കും. തൻ്റെ സാധനയെക്കുറിച്ച്, തൻ്റെ സാധ്യത്തെക്കുറിച്ച്, ലക്ഷ്യത്തെക്കുറിച്ച്, പ്രാപ്യസ്ഥാനത്തെക്കുറിച്ച് അയാൾക്ക് വ്യക്തമായൊരു ധാരണ. യസ്യാത്മതത്വ വിശേഷത്തിൻ്റെ നിശ്ചയം അത് അത്യധികം വേണ്ട ഒന്നാണ്. ആധ്യാത്മിക ജീവിതത്തെക്കുറിച്ച്, ആധ്യാത്മിക തത്വങ്ങളെക്കുറിച്ച് അറിഞ്ഞാലും പോരാ. കാരണം തത്വങ്ങൾ നിരവധിയാണ്, ഒരുപാട് തത്വങ്ങൾ അറിഞ്ഞു വച്ചിട്ട് പ്രയോജനമൊന്നുമില്ല. അവനവൻ്റെ ജീവിതത്തിന്, അവനവൻ്റെ സാഹചര്യങ്ങൾക്കനുസരിച്ച്, അവനവൻ്റെ വാസനയ്ക്കനുസരിച്ച് തനിക്ക് പറ്റിയത് ഏതാണ് എന്ന് ഉള്ളതിൽ ഉറപ്പുണ്ടായിരിക്കുക, നിശ്ചയമുണ്ടായിരിക്കുക. ആ താൻ നിശ്ചയിച്ച മാർഗത്തിലൂടെ സഞ്ചരിക്കുക, അതിലും നിശ്ചയമുണ്ടായിരിക്കുക, ആണ് ദൃഢനിശ്ചയം. ഭക്തന്റെ ലക്ഷണമാണത്, ഭക്തന്റെ അനുഷ്ഠാനമാണ്. അതോടൊപ്പം മയ്യർപ്പിത മനോബുദ്ധി സങ്കല്പാത്മക മന അധ്യവസായ ലക്ഷണ ബുദ്ധി തേ മയി ഏവ അർപ്പിതേ സ്ഥാപിതേ യസ്യ സന്യാസിന സമയർപ്പിത മനോബുദ്ധി. മയർപ്പിത മനോബുദ്ധി, എന്നിൽ തന്നെ അർപ്പിതമായ മനസ്സോടും ബുദ്ധിയോടും കൂടിയവൻ. അത് രണ്ടും ഭാഷ്യകാരൻ വ്യാഖ്യാനിക്കുന്നു. സങ്കല്പാത്മകം മനഃ, സങ്കല്പരൂപത്തിലുള്ള മനസ്സ്, അധ്യവസായ ലക്ഷണ ബുദ്ധി, അത് സാധാരണ പറഞ്ഞു വരുന്നതാണ് നിശ്ചയാത്മികമായ ബുദ്ധി. ഇത് മയ്യേവ അർപ്പിതേ സ്ഥാപിതേ യസ്യ, അത് എന്നിൽ തന്നെ ഉറപ്പിച്ചിരിക്കുന്നു. സന്യാസിനഹ, ഇവിടെ ഭാഷ്യകാരൻ ഇതിനെ വ്യാഖ്യാനിക്കുമ്പോൾ എന്താണ് ഇവിടെ സർവകർമ്മ സന്യാസി എന്നാണ് ഈ ലക്ഷണത്തെ യോജിപ്പിക്കുന്നത്. അയാളാണ് ഭക്തൻ. പക്ഷേ അത് രണ്ടു തരത്തിലും യോജിപ്പിക്കാം, അല്ലെങ്കിൽ എല്ലാവരിലും യോജിപ്പിക്കാം. ഈ പറയുന്ന ഭാഗങ്ങൾ നേരത്തെ പറഞ്ഞ അക്ഷരോപാസകൻ, അക്ഷരോപാസകന് യോജിപ്പിക്കാം. ശങ്കരാചാര്യർ അങ്ങനെയാണ് യോജിപ്പിക്കുന്നത്. അല്ല, സഗുണ ഈശ്വരനെ ആരാധിക്കുന്ന ഭക്തനിൽ തന്നെയും ഈശ്വരനെയും ഭിന്നമായി കണ്ടുകൊണ്ട് ആരാധിക്കുന്ന ഭക്തൻ, അല്ലെങ്കിൽ ഈശ്വരന്റെ അംശമാണ് തനെന്ന് കരുതി അങ്ങനെയുള്ള ഭക്തനിൽ ഭേദദർശി, അവരിൽ യോജിപ്പിക്കാം. ഇനി കർമ്മയോഗിയിൽ യോജിപ്പിക്കുന്നുണ്ട്. പുതിയ വ്യാഖ്യാതാക്കൾ, ആധുനിക വ്യാഖ്യാതാക്കളുടെ ഇതിനെ യോജിപ്പിക്കുന്നത് കർമ്മയോഗിയിലാണ്. അങ്ങനെയും യോജിപ്പിക്കാം. അപ്പോൾ ഏത് ഭാഗത്തിനും ചേരുന്നതാണ് ഈ ഭാഗങ്ങൾ. ചിലർ ഭക്തനായ കർമ്മയോഗി അങ്ങനെ വ്യാഖ്യാനിക്കുന്നുണ്ട്. കേവലം കർമ്മയോഗിയല്ല, കേവലം ഭക്തനല്ല, ഭക്തനായിരിക്കുന്ന കർമ്മയോഗി അങ്ങനെ വ്യാഖ്യാനിക്കുന്നുണ്ട്. ഏത് സ്ഥലത്ത് വേണമെങ്കിലും ഇത് യോജിപ്പിക്കാം. എല്ലാവർക്കും വേണ്ട, കാരണം ഇവിടെ പറയുന്ന ഗുണങ്ങളാണ്, യോഗ്യതകളാണ്. ഒരു സാധകന്റെ യോഗ്യതകളെക്കുറിച്ച് പറയുകയാണ്. അപ്പം അത് ഏത് തരത്തിൽപ്പെട്ട, ഏത് ഓടിയിൽപ്പെട്ട സാധകനായാലും അവളെ യോജിപ്പിക്കാം എന്നുള്ളതാണ് ശങ്കരാചാര്യ പറയുന്നത്. സന്യാസി, സർവകർമ്മ സന്യാസി, അവന്റെ മനസ്സും ബുദ്ധിയുമെല്ലാം ഈശ്വരനിൽ തന്നെ അർപ്പിച്ചിരിക്കുന്നു എന്ന് പറയും. എന്തുകൊണ്ട്? കാരണം അവന് മറ്റു വ്യവഹാരങ്ങളില്ല, ബാഹ്യമായി തന്നെ സർവം ധരിച്ചിരിക്കുകയാണ്. ഇവിടെ പറയും സർവാരംഭ പരിത്യാഗി ശുഭാശുഭ പരിത്യാഗി എല്ലാം വരുവനി. അവന് മറ്റ് വിഷയങ്ങളെ കൂടി ചിന്തിക്കാനേ ഇല്ല. സർവവും തിരിച്ചു കഴിഞ്ഞാൽ പിന്നെ ചിന്തിക്കേണ്ടി വരുന്നത് എന്താണോ, തൻ്റെ ദേഹസ്ഥിതിയെക്കുറിച്ചാണ്, ആരോഗ്യം, രോഗം തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ചാണ്. ഇത്തരം കാര്യങ്ങളെ സംബന്ധിച്ച് പോലും വ്യാകുലത ഉണ്ടാക്കത്തക്ക രീതിയിൽ ആൾ ചിന്തിക്കുന്നില്ല. അതെല്ലാം ഈശ്വരേച്ഛയ്ക്ക് സമർപ്പിച്ചിരിക്കുന്നു. ഈശ്വരൻ എന്താണോ സങ്കല്പിച്ചിരിക്കുന്നത് അതനുസരിച്ച് വേണ്ടതെല്ലാം തൻ്റെ ശരീരത്തിൽ സംഭവിച്ചോട്ടെ എന്ന് കരുതി അയാൾ സമാധാനത്തോടും സന്തോഷത്തോടും കൂടിയിരിക്കുന്നു. അപ്പോൾ അത് ആ രീതിയിൽ അത് പരമഹംസ പരിപ്രാജകനായിരിക്കുന്ന സന്യാസിക്ക് യോജിപ്പിക്കുന്നു ശങ്കരാചാര്യർ. ഈ ദൃശ്യവും മദ്ഭക്ത സമയപ്രിയ, ഇവിടെ ശങ്കരാചാര്യർ മദ്ഭക്തൻ എന്ന് പറയുമ്പോൾ ഇവിടെ ജ്ഞാനി എന്നുള്ള അർത്ഥത്തിലാണ് പറയുന്നത്. എന്നുവെച്ചാൽ ദ്വൈത വ്യാഖ്യാനങ്ങളിൽ അങ്ങനെയല്ല, ഭക്തൻ എന്ന് പറഞ്ഞാൽ ഭക്തൻ തന്നെ, ഈശ്വരനെ ഭജിക്കുന്നവൻ ആണ് രണ്ടും തമ്മിലെ വ്യത്യാസം. ഭക്തൻ എന്ന് വെച്ചാൽ ഭജിക്കുന്നവൻ, ഈശ്വരനെ ഭജിക്കുന്നവൻ തന്നെ. ഭജന ഭജിക്കുന്നവൻ, ഭജന എന്ന് പറയുന്നത് ആരാധന എന്ന് പറയുന്നത് എവിടെയാണോ, എവിടെയാണോ തന്നെക്കാൾ ഉത്കർഷതയുള്ളത്, അല്ലെങ്കിൽ ഏതൊരു വ്യക്തിയിലാണോ തന്നെക്കാൾ ശ്രേഷ്ഠത, പൂജനീയത, ഉത്കർഷ്ടത അത് കാണുന്നത്, അതിനെയാണ് ഭജിക്കുന്നത്. അപ്പൊ ഭക്തനെ സംബന്ധിച്ചിടത്തോളം എന്താണ്, ഭഗവാൻ തന്നെക്കാൾ ഉത്കൃഷ്ടനാണ്, ശ്രേഷ്ഠനാണ്, ആരാധ്യനാണ്, പൂജനീയനാണ്, ഗുണാഢ്യനാണ്. ഈ തരത്തിലാണ് ഭക്തൻ ഭഗവാനെ ഭജിക്കുന്നത്. അങ്ങനെയുള്ള ഭക്തന് ഈ പറയുന്ന കാര്യങ്ങളിൽ ആ ഭക്തനെ യോജിപ്പിക്കാം. ശങ്കരാചാര്യർ പറയുന്നതോ പ്രിയോഹി ജ്ഞാനോക്തിയർത്ഥം അഹം സജം അമപ്രിയഹിതി സപ്തമേ അധ്യായ സൂചിതൻ തതിഹ പ്രപഞ്ചത്തെ. സപ്തമാധ്യായത്തിൽ പറഞ്ഞ ജ്ഞാനി എന്നിട്ട് അഭേദദർശി, അവിടെ താനും ഈശ്വരനും തമ്മിൽ ഏതൊരു ഭേദവും കാണുന്നില്ല. അപ്പോൾ അവിടെ ഈശ്വര ഭജനം എന്ന് പറഞ്ഞാൽ തന്നെ സർവജ്ഞനും സർവശക്തനും ആയ ജഗന്നിയന്താവായ സൃഷ്ടിസ്ഥിതി സംഹാര കർത്താവായ ഒരു ഈശ്വരനല്ല ഞാനീ ഭജിക്കുന്നത്. ഞാനീ എന്ത് ചെയ്യുന്നു? അവിടെ ആത്മസ്വരൂപത്തിൽ ആത്മാഭിന്നമായി സ്വസ്വരൂപമായി അനുസന്ധാനം ചെയ്യുന്നു. അതുകൊണ്ടാണ് ശങ്കരായിട്ട് പറഞ്ഞത് എന്താണ്? പ്രിയോഹി ജ്ഞാനോത്യർത്ഥം, ഞാനീ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടവനാണെന്ന് പറഞ്ഞു. സജമമ്മപ്രിയ, എന്റെ പ്രിയനാണവൻ എന്നെല്ലാം പറഞ്ഞു. ഇവിടെ മദ്ഭക്ത സമയപ്രിയ എന്ന് പറഞ്ഞു. ഇവിടെ ഈ ഭക്തനെന്ന് പറയുന്നതും അഭേദദർശിയായിരിക്കുന്ന അക്ഷരോപാസകനെ കുറിച്ചാണ് എന്നാണ്. അപ്പൊ ഇങ്ങനെ പലരും പല അർത്ഥവും പറയുമ്പോൾ നമ്മൾ ഏതർത്ഥത്തെ സ്വീകരിക്കും? ആചാര്യൻ ഇങ്ങനെ പറഞ്ഞു, മറ്റാചാര്യൻ ഇങ്ങനെ പറഞ്ഞു, വേറൊരു ആചാര്യൻ ഇങ്ങനെ പറഞ്ഞു എന്ന് പറയുമ്പോൾ നമ്മൾ ഏതിനെ സ്വീകരിക്കും? എന്തായാലും എല്ലാം കൂടി സ്വീകരിക്കാം പ്രയാസമാണ്. കാരണം ഒരിടത്ത് കർമ്മയോഗിയെ കുറിച്ച് പറയുന്നു, വേറൊരാൾ സർവകർമ്മ സന്യാസിയെ കുറിച്ച് പറയുന്നു, വേറൊരാൾ ഭക്തനെ കുറിച്ച് പറയുന്നു. അപ്പോൾ എന്തുകൊണ്ടാണ് ഇത്രയും വ്യാഖ്യാനങ്ങൾ വന്നത്? പലതരത്തിൽ ഒരേ ഭാഗം തന്നെ പലതരത്തിൽ വ്യാഖ്യാനിക്കുന്നത് കാരണം അധികാരികൾ ഭേദമാണ്. അപ്പോൾ ആർക്ക് ഏതാണോ സ്വീകാര്യമായിരിക്കുന്നത്, ഓരോ ജീവന്റെയും അവസ്ഥയനുസരിച്ച് അവന് സ്വീകാര്യമായിട്ടുള്ള എന്തോ അത് നിന്നെടുക്കാം. ഭേദദർശിയായ ഒരു ഭക്തന്റെ ആണെങ്കിൽ ആ ഭക്തന്റെ നിലയിൽ നിന്നുകൊണ്ട് ഇതിനെല്ലാം വ്യാഖ്യാനിക്കാം, സ്വീകരിക്കാം. അല്ല, അഭേദദർശിയായ തത്വജ്ഞാനിയാണെങ്കിൽ ആ തത്വജ്ഞാനിയുടെ നിലയിൽ നിന്നുകൊണ്ട് ഇതിനെല്ലാം കാണാം, സ്വീകരിക്കാം. അപ്പോൾ അധികാരി ഭേദമനുസരിച്ച് ഓരോന്നും സ്വീകരിക്കാം. അപ്പോൾ ചില ചോദിക്കുന്നതിൽ ഏതാണ് ശരി? ശങ്കരാചാര്യർ പറഞ്ഞാണോ ശരി, അത് രാമാനുജൻ പറഞ്ഞിരിക്കുന്നതാണോ ശരി, മധുൻ പറഞ്ഞാണോ ശരി? അപ്പോൾ ഓരോരുത്തർക്കും ഓരോ ശരിയാണ്, എല്ലാവർക്കും കൂടി ഒരു ശരിയില്ല. അപ്പോൾ അവനവൻ നിൽക്കുന്ന നിലയിൽ നിന്നുകൊണ്ട് അവനവൻ്റെ അവസ്ഥയ്ക്കനുസരിച്ചുകൊണ്ട് അവരവർക്ക് ഏതാണോ ശരി എന്ന് തോന്നുന്നത് അതിനെ സ്വീകരിക്കാം. അതുകൊണ്ടിവിടെ ശങ്കരാചാര്യർ പറഞ്ഞിരിക്കുന്നതനുസരിച്ച് അഭേദ ദർശനമാണ് ഇവിടെ പറയുന്നത്. അഭേദദർശിയുടെ ഗുണങ്ങൾ ആണിവിടെ വർണ്ണിക്കുന്നത്. അതുകൊണ്ട് രാമാനുജൻ വ്യാഖ്യാനിക്കുമ്പോൾ എന്ത് പറയും? ശങ്കരൻ പറഞ്ഞത് ശരിയല്ല, ശങ്കരൻ ഇവിടെ പറഞ്ഞിരിക്കുന്നതല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത്, ഇവിടെ ഭക്തന്റെ കാര്യമാണ് പറഞ്ഞിരിക്കുന്നത്, അഭേദദർശിയായ ജ്ഞാനിയുടെ കാര്യമല്ല എന്ന് പറയും. അപ്പം അത് ഞാൻ പറയുന്നത് ഇപ്പം ഇങ്ങനെ ഇവിടെ വ്യാഖ്യാനിക്കുന്നു. പിന്നെ വേറൊരു സ്ഥലത്ത് അല്ലെങ്കിൽ വേറെ പുസ്തകം വായിക്കുമ്പോൾ വേറെ തരത്തിൽ അർത്ഥം കാണും. അപ്പോൾ ആശയക്കുഴപ്പം വരരുത്. ഇത് നമ്മൾക്ക് ആശയ ബുദ്ധിഭ്രമം ഉണ്ടാകരുത്. അങ്ങനെ പലതരത്തിലും വ്യാഖ്യാനിക്കാമെന്നുള്ള ഭാഗങ്ങളാണിത്. പല സാധകന്മാരിലും യോജിപ്പിക്കാത്ത ഭാഗങ്ങളാണ്. അത് അവരവരുടെ അവസ്ഥയനുസരിച്ച് അവരവർ സ്വീകരിക്കുക. അതാണ് നമുക്ക് സ്വീകാര്യമായിട്ടുള്ള കാര്യം. സന്തുഷ്ട സതതം യോഗി യഥാത്മാ ദൃഢനിശ്ചയ മയ്യർപ്പിത മനോബുദ്ധിർ യോമൻ ഭക്തസമേ പ്രിയ. അപ്പോൾ ഇവിടെ ഭക്തന്റെ ലക്ഷണം പറയുന്നിടത്തും ഒരു കാര്യം പറയുന്നത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഭക്തന്റെ ലക്ഷണം എന്താണ്? സദാ സന്തോഷത്തോടുകൂടി ഇരിക്കുക എന്നുള്ളതാണ്. അതൊരു മുഖ്യമായ ലക്ഷണമാണ്. വീണ്ടും ആ ഭക്തന്റെ സാധനകളെ കുറിച്ച് പറയുന്നു. യസ്മാന്നോദ്ദിജതേ ലോകോ ലോകാന്നോദ്ദിജതേ ച യഹ ഹർഷാമർഷഭയോദ്യോഗ മുക്തോ യസ്സ ച മേ പ്രിയഃ. യസ്മാൻ സന്യാസിനോ നോദ്ദിജതേ ന ഉദ്യോഗം ഗച്ഛന്തി ന സന്തപ്യന്തേ ന സംക്ഷുഭ്യന്തേ ലോകഃ. യസ്മാൻ ന ഉദ്ദിജതേ ലോകഃ, ലോകം എന്നുവെച്ചാൽ മറ്റ് ജീവികൾ എന്നർത്ഥം. ഏതൊരുവനിൽ നിന്നാണോ ഉദ്യോഗത്തെ പ്രാപിക്കാത്തത്, ഉദ്വേഗം ഉദ്ധിജതേ. ഉദ്വേഗം എന്ന് പറയുന്നത് എന്താണ് ഇവിടെ പറയുന്നത്? ന ഉദ്വേഗം ഗച്ഛതി, ഉദ്വേഗമാണ്. ന സന്തപ്യതേ, മനസ്സിന് താപം ഉണ്ടാകുന്നില്ല. നേരത്തെ പറഞ്ഞില്ല യോഗി സദാ സന്തുഷ്ടനായിരിക്കുന്നു, സന്തോഷത്തോടു കൂടിയിരിക്കുന്നു. യോഗി മറ്റാരെയും, യോഗി എന്ന് പറഞ്ഞാൽ ഭക്തൻ എന്നുള്ള അർത്ഥത്തിലാണ്, ആ ഭക്തൻ മറ്റാരെയും ദുഃഖിപ്പിക്കുന്നുമില്ല. അതിനടുത്ത് പറയുന്നു സ്വയം സന്തുഷ്ടനായിരിക്കുക മാത്രമല്ല ഭക്തന്റെ ലക്ഷണം. തന്റെ സമീപത്ത് വരുന്നവരെ, താനുമായി സഹകരിക്കുന്നവരെ, സഹവസിക്കുന്നവരെ അയാൾ സന്തപിപ്പിക്കുന്നുമില്ല, വേദനിപ്പിക്കുന്നില്ല എന്നർത്ഥം. ലളിതമായ ഭാഷയിൽ പറഞ്ഞു സ്വയം സന്തോഷമായിരിക്കുക, മറ്റുള്ളവരെ വേദനിപ്പിക്കാതിരിക്കുക, അതും ഭക്തന്റെ ലക്ഷണമാണ്. ന സംക്ഷുഭ്യത, അയാൾ മുഖാന്തരം മറ്റാർക്കും ചിന്താക്കുഴപ്പമുണ്ടാകുന്നില്ല, മനസ്സിന് ക്ഷോഭം ഉണ്ടാകുന്നില്ല, മനസ്സിന് ഇളക്കം ഉണ്ടാകുന്നില്ല മറ്റ് ജീവികൾ, അതും ഭക്തന്റെ ലക്ഷണമാണ്. പരന് അപകാരം വരുത്തുന്ന ഒന്നും തന്റെ മനസ്സുകൊണ്ടോ വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ ഭക്തൻ ചെയ്യുന്നില്ല എന്നത്. അപ്പോ കേവലം ഭക്തി അഭിമാനികൾ ഭക്തന്മാരാണെന്ന് സ്വയം കരുതുന്നവർ ഇത്തരം കാര്യങ്ങളൊന്നും ഭക്തിയുടെ ഭാഗമായിട്ട് ഗണിക്കാറേയില്ല. ഞാൻ ഭക്തനാണ്, അപ്പോ തനിക്കെന്തെങ്കിലും ബുദ്ധിമുട്ടുകളോ പ്രയാസങ്ങളോ ഒക്കെ വന്നു കഴിഞ്ഞാൽ എന്ത് കരുതും? സാധാരണ ഭക്തന്മാർ കരുതില്ല, മറ്റുള്ളവർ തനിക്ക് വേണ്ടി ചെയ്തതാണോ എന്ന് കരുതും. അവൻ മുഖാന്തരമാണ് ഞാൻ ദുഃഖിച്ചത്, മറ്റയാൾ മുഖാന്തരമാണ് എനിക്ക് പ്രയാസങ്ങളുണ്ടായത് എന്ന് കരുതും. മറ്റുള്ളവർക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുമ്പോഴോ തന്നിൽ നിന്നായാലും ശരി, അവിടെ എന്താ കരുതുന്നത്? അത് അവർക്ക് ഈശ്വരൻ കൊടുത്താണെന്ന്. അവനങ്ങനെ ബുദ്ധിമുട്ടുണ്ടാക്കിയത് അവർക്ക് അത് ഈശ്വരൻ. അവിടെ വരുമ്പോൾ അവർ തത്വം പറയും, എന്താണ് അതൊക്കെ ഈശ്വരേച്ഛയാണ്, നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ല. ഒരുപക്ഷെ ഇവൻ ആയിരിക്കും വേദനിപ്പിച്ചത് അല്ലെങ്കിൽ ബുദ്ധിമുട്ടിച്ചത്, പക്ഷെ തൽക്കാലം പറയും അങ്ങനെ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ടെങ്കിൽ അത് അതിന് കാരണം അയാളുടെ കർമ്മമാണ്, അല്ലെങ്കിൽ അയാൾ ദൈവം തന്നെയാണത്, അയാൾക്കത് കൊടുത്തതെന്ന് പറയും. താനാണ് ചെയ്തതെന്ന് ഒരിക്കലും അംഗീകരിക്കാറില്ല. പക്ഷെ തനിക്ക് വരുന്നതെല്ലാം മറ്റുള്ളവർ ചെയ്തതാണ്, അതിന് മറ്റുള്ളവരെ കുറ്റപ്പെടുത്തും. ഇതൊക്കെ സാധാരണ ഭക്താഭിമാനികളുടെ കഥയാണ്. പക്ഷെ യഥാർത്ഥ ഭക്തൻ അങ്ങനെയല്ല. അവൻ മുഖാന്തരം ലോകത്തിൽ ആരും തന്നെ ഒരു തരത്തിലുള്ള ഭയം അല്ലെങ്കിൽ ഉദ്യോഗം, മനസ്സിന് എന്തെങ്കിലും തരത്തിലുള്ള സംക്ഷോഭങ്ങൾ അതൊന്നും ഉണ്ടാകുന്നില്ല എന്നർത്ഥം. അപ്പൊ ചില ചിന്തിക്കും ഗുരുവിനെ ഭയക്കുന്നതോ അങ്ങനെ വരുന്നതോ, അപ്പൊ ഗുരു ഭക്തനല്ലേ എന്ന് ചിലർ ചിന്തിക്കും. അത് തിരിച്ച് ചിന്തിച്ചാൽ മതി, ഈശ്വരനെ ഭയക്കുന്നുണ്ടല്ലോ, ഈശ്വരനെയും മനുഷ്യൻ ഭയക്കുന്നുണ്ട്, ഗുരുവിനെയും ഒക്കെ ഭയം വരുന്നത്. അതെന്താണ്? അത് അകാര്യത്തിലാണ്. അതായത് ഒരു ശിഷ്യൻ സ്വമാർഗത്തിൽ നിന്ന് വ്യതിചലിക്കുമ്പോൾ, അയാൾക്ക് മാർഗഭ്രംശം വരുമ്പോൾ എന്തുവരും? ഗുരു ഭയപ്പെടുത്തുന്നതല്ല, തനി അയാൾ ഭയന്ന് പോകുന്നതാണ്. തന്റെ മാർഗത്തിൽ നിന്നുള്ള വ്യതിചലനം എന്താണ്? തന്റെ പതനത്തെ അയാളെ ഓർപ്പിക്കുമ്പോൾ, ഈ പതനമെന്ന് പറയുന്നത് ആരും ഇഷ്ടപ്പെടുന്ന കാര്യമല്ല, വീഴുന്നത് സുഖമുള്ള കാര്യമല്ലല്ലോ, ദേഹം വേദനിക്കും. അപ്പൊ തന്റെ പതനം അയാൾക്ക് ഭയത്തെ ഉണ്ടാകും. അപ്പൊ ആ ഭയം അയാൾ ഗുരുവിനോട് ബന്ധപ്പെടുത്തുന്നു. ഗുരു, ഗുരുവിനുള്ള ഭയം എന്ന് പറയും. ഗുരു എന്ന് പറയുന്നത് പരമാർത്ഥത്തിൽ അഭയപ്രദനാണ്, അഭയത്തെ നൽകുന്നവനാണ്. ഈശ്വരനും അങ്ങനെയാണ്, അഭയത്തെ നൽകുന്നവനാണ് ഈശ്വരൻ. പക്ഷെ എന്നാലും ശിഷ്യന് ഈശ്വരനെയും ഗുരുവിനെയും ഒക്കെ ഭയപ്പെടേണ്ടി വരുന്നു. അത് സ്വയം അത് ഭയപ്പെടുത്തിയിട്ടല്ല, മറിച്ച് അത് ശിഷ്യന്റെ തന്നെ സൃഷ്ടിയാണ്. അവന്റെ മാർഗഭ്രംശത്തിൽ അവന്റെ പതനത്തെക്കുറിച്ചുള്ള ആശങ്കകളാണ് അവൻ മനസ്സിൽ ഭയമായി വരുന്നത്. അപ്പോൾ അവൻ ഗുരുവിനെ ചിന്തിക്കുന്നു. ഇതെല്ലാം ഗുരുവിന് തീർച്ചയായിട്ടും തൻ്റെ പതനം ഗുരുവിന് അനിഷ്ടമാണ്. അപ്പോൾ ഗുരുവിൻ്റെ അനിഷ്ടത്തെക്കുറിച്ച് ചിന്തിക്കുന്നു. എന്നിട്ട് ഗുരുവിനെ ഭയക്കുന്നു. ഗുരുവാസ്തവത്തിൽ ശിഷ്യനിൽ ഭയത്തെ ഉണ്ടാക്കുന്ന നേരിട്ടുണ്ടാക്കുന്നില്ല. സ്വന്തം പതനത്തെക്കുറിച്ചുള്ള ആശങ്കയിലൂടെ എന്താണ് ആ ശിഷ്യന്റെ മനസ്സിൽ ഭയമുണ്ടാകുന്നു. അതിന് ആ സമയത്ത് ആ ഭയം ഗുരുവിന് വരെ നിമിത്തമായിട്ടെടുക്കുന്നു. അപ്പോൾ ഗുരു എന്നെ ഭയപ്പെടുത്തുന്നു എന്ന് വരുന്ന എന്തുകൊണ്ട്? ഗുരുത്വത്തെ മനസ്സിലാക്കാത്തതുകൊണ്ടാണ്. അപ്പോൾ ഗുരുവിൻ്റെ സമീപത്ത് കഴിഞ്ഞുകൊണ്ട് ഒരാൾ ഗുരുത്വം മനസ്സിലാക്കണമെന്നില്ല. ഗുരുത്വത്തെ മനസ്സിലാക്കിയവൻ എന്ത് മനസ്സിലാക്കുന്നു? ഗുരുവിനെ അഭയപ്രദനായി കാണുന്നു. ഭയത്തെ ഉണ്ടാക്കുന്ന ഒരു വസ്തുവായിട്ടല്ല കാണുന്നു. അതേസമയം അവൻ ഉള്ളിൽ ഭയം ഉണ്ടാകുകയും ചെയ്യുന്നുണ്ട്. അതിന് കാരണം അവൻ തന്നെയാണ്. അതുകൊണ്ട് ഒരു ഭക്തനിൽ നിന്ന് ഒരിക്കലും ജീവന്മാർക്ക് മറ്റ് ജീവന്മാർക്ക് യാതൊരു തരത്തിലുള്ള മാനസിക ക്ഷോഭവും ഉണ്ടാകുന്നില്ല. അതുണ്ടാക്കാൻ പാടില്ല. അങ്ങനെ ഉണ്ടാക്കാതിരിക്കുന്നവനാണ് യഥാർത്ഥ ഭക്തൻ. ഇത്തരം മാനസികമായ സാധനകൾ അതുകൂടി ചേർന്നാലേ നമുക്കൊരാളെ ഭക്തനെന്ന് വിളിക്കാൻ പറ്റും. അല്ലാതെ ഒരാൾ ഈശ്വരനെ സ്തുതിക്കുന്നതുകൊണ്ടോ പൂജിക്കുന്നതുകൊണ്ടോ അർച്ചിക്കുന്നത് കൊണ്ടോ മനസ്സിൽ ഭക്തിഭാവന നിലനിർത്തുന്നതുകൊണ്ടോ മാത്രം ഒരാളെ ഭക്തനെന്ന് വിളിക്കാൻ ഒക്കത്തില്ല. ഇവിടെ ഗീതാകാരൻ പറയുന്നതനുസരിച്ച് ഹർഷ അമർഷ ഭയ ഉദ്വേഗേഹി ഹർഷശ്ച അമർഷശ്ച ഭയഞ്ച ഉദ്യോഗസ്ഥേർ ഹർഷാമർഷ ഭയോദ്യോഗീർ മുക്ത. ഒരു യഥാർത്ഥ ഭക്തനാണെങ്കിലോ അയാളുടെ മനസ്സിൽ ഇതൊന്നുമില്ല. ഹർഷമില്ല, അമർഷമില്ല, ഭയമില്ല, ഉദ്യോഗം ഇല്ല, ഈ പറഞ്ഞതായ ഉദ്വേഗം അതില്ല. എന്തുകൊണ്ട്? പറഞ്ഞല്ലോ, ഭയം ഉണ്ടാകുന്നത് എങ്ങനെ? എപ്പോഴാണോ തനിക്ക് മാർഗഭ്രംശം സംഭവിക്കുന്നത്, അല്ലെങ്കിൽ എപ്പോഴാണോ താൻ തന്റെ മാർഗഭ്രംശത്തെക്കുറിച്ച് ആകുലനാകുന്നത്, അപ്പോഴാണ് അയാൾ ഭയം ഉണ്ടാകുന്നു. അത് മുൻകൂട്ടി കണ്ടുകൊണ്ട് മനസ്സ് ഭയക്കും. അങ്ങനെ ഭയപ്പെടേണ്ട കാര്യമില്ല. ഹർഷം നേരത്തെ പറഞ്ഞല്ലോ, സന്തുഷ്ട സതതം യോഗി, യോഗി സദാ സന്തുഷ്ടനായിരിക്കുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ ഉടനെ സന്തോഷത്തിന് നമ്മൾ പല ഉപായങ്ങളെയും സ്വീകരിക്കും. ഭക്തി മാർഗത്തിൻ്റെ അല്ലാത്ത ഉപായങ്ങൾ സ്വീകരിച്ച് ഒരാൾ സന്തോഷനായിരുന്നാൽ മതി, സന്തുഷ്ടനായിരുന്നാൽ മതിയോ? കാരണം രസകരമായിട്ടുള്ള ലോക വാർത്തകൾ എല്ലാം പറഞ്ഞുകൊണ്ടിരുന്ന ആ സന്തോഷത്തിരിക്കും. കാരണം ഭക്തൻ സന്തോഷത്തോടുകൂടെ ഇരിക്കണമെന്ന് പറഞ്ഞിരിക്കുകയാണ്. അല്ലെങ്കിൽ തനിക്ക് ഇഷ്ടമായ തൻ്റെ രാഗദ്വേഷങ്ങളെല്ലാം വളർത്തുന്ന വ്യവഹാരങ്ങളിൽ, കർമ്മമാർഗങ്ങളിൽ, കർമ്മമണ്ഡലങ്ങളിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുക. ചിലർക്ക് അതാണല്ലോ പ്രവൃത്തിയിൽ ചിലർ ആനന്ദം കണ്ടെത്തുന്നു. ഇതാണോ ഭക്തന്റെ ആനന്ദം? അതിനൊക്കെയാണ് ഇവിടെ ഹർഷമെന്ന് പറയുന്നത്. അതിവിടെ പറഞ്ഞാൽ സന്തോഷമല്ല. സന്തുഷ്ടമെന്ന് പറഞ്ഞാൽ എന്താണ്? അത് സമമായ തുഷ്ടിയാണ്. ഭക്തിയിൽ നിന്ന് മാത്രം ഉണ്ടാകുന്ന തുഷ്ടിയാണ്. ഒരാൾ മറ്റ് കർമ്മങ്ങളിൽ ഏർപ്പെടുമ്പോൾ ആ കർമ്മങ്ങൾ അയാൾക്ക് കൊടുക്കുന്ന ഒരു സന്തോഷമാണ്. കർമ്മത്തിൽ നിന്ന് ആർജിക്കുന്നു. ആ സന്തോഷം എന്താണ്? അയാൾക്ക് സന്തോഷം ഉണ്ടാക്കുന്ന അയാളുടെ രാഗദ്വേഷങ്ങളാണ് അയാൾക്ക് അവിടെ സന്തോഷത്തെയും ഇവിടെ പറയുന്ന അമർഷത്തെയും ഒക്കെ കൊടുക്കുന്നു. ഹർഷമുണ്ടെങ്കിൽ അതിനോട് ചേർന്ന് തന്നെ അമർഷമിരിക്കും. കർമ്മത്തിൽ നിന്നൊരാൾ ആർജിക്കുന്ന സാധാരണഗതി, കർമ്മയോഗിയെക്കുറിച്ചല്ല പറയുന്നത്, ഭക്തനെ കുറിച്ചല്ല പറയുന്നത്, സാധാരണ. പിന്നെ സാധാരണ ഭക്തന്മാരെന്ന് പറയുന്നവരും കർമ്മത്തിലേക്ക് വന്ന് കർമ്മത്തിൽ നിന്ന് സന്തോഷത്തെ ആർജിക്കുമ്പോൾ കർമ്മനിമിത്തമായിട്ട് വരുന്നത് അത് ഹർഷമാണ്, സന്തോഷമല്ല. അതിൻ്റെ മറുവശത്ത് എന്തുകൊണ്ട്? അമർഷവും ഇരിപ്പുണ്ട്. അതുകൊണ്ട് നമ്മൾ നമ്മുടെ വ്യവഹാരങ്ങളിൽ നിന്ന് ആർജിക്കുന്നതായ, നമ്മുടെ പ്രവൃത്തി മണ്ഡലത്തിൽ നിന്ന് ആർജിക്കുന്നതായ സാധാരണ മനുഷ്യൻ, ആ സന്തോഷം അതല്ല. നമ്മൾ പറയുന്നുണ്ടോ സാധാരണഗതി ഒരാൾ അയാൾ ചെയ്യുന്ന പ്രവൃത്തിയിൽ സന്തോഷത്തെ കണ്ടെത്തണം, അയാൾ ചെയ്യുന്ന ഏത് പ്രവൃത്തിയാലും അത് അയാളെ സന്തോഷിപ്പിക്കണം എന്നൊക്കെ സാധാരണ മനുഷ്യനോട് നമ്മൾ ഉപദേശിക്കാറുണ്ട്. അപ്പോൾ അത് ശരിയാണ്. ഒരാൾ സാധാരണ ചെയ്യുന്ന പ്രവൃത്തിയിലാണ് സന്തോഷത്തെ കണ്ടെത്തണമെന്ന് പറയുന്നത്. ലോകമര്യാദ അനുസരിച്ച് ഇത് ശരിയാണ്. പക്ഷേ അങ്ങനെ ഒരു സന്തോഷത്തെ കണ്ടെത്തുമ്പോൾ അതോടൊപ്പം അയാൾക്ക് അമർഷത്തെയും സ്വീകരിക്കേണ്ടി വരും. അമർഷം എന്ന് പറയുമ്പോൾ ആ സന്തോഷത്തിന് നേരെ വിപരീതമായിരിക്കുന്നത്, അത് സ്വീകരിക്കേണ്ടി വരും. എന്ന് വെച്ചാൽ ദുഃഖം, വെറുപ്പ് തുടങ്ങിയ കാര്യങ്ങളെ അതിനോടൊപ്പം ഒരാൾക്ക് സ്വീകരിക്കേണ്ടി വരും. അതോടൊപ്പം തന്നെ ഭയം, അതും കർമ്മരംഗത്ത് നിൽക്കുന്നവർക്ക് അവരെപ്പോഴും പിന്തുടരുന്ന ഒന്നാണ് ഭയം. അത് ഇത് പ്രത്യേകിച്ച് പറയുന്നത് ബ്രഹ്മചാരി, സന്യാസി ഇങ്ങനെയൊക്കെ പറയുന്ന ഒരു പ്രത്യേക ഏതെങ്കിലും ഒരു കാറ്റഗറിക്ക് വേണ്ടി പറയുന്നതല്ല, പൊതുവെ പറയുകയാണ്. നമ്മൾ ആരാണ് എന്നുള്ളതിന് പ്രത്യേകിച്ച് വലിയ പ്രസക്തിയൊന്നുമില്ല. ആളെ ഏത് ലേബലിലാണ് ജീവിക്കുന്നത്, ബ്രഹ്മചാരിയാണോ അല്ലെങ്കിൽ സന്യാസിയാണോ ഗൃഹസ്ഥനാണോ, ഇത്തരം ലേബലിനൊന്നും ഇവിടെ യാതൊരു പ്രസക്തിയില്ല. അതൊക്കെ ഓരോരുത്തരുടെ അവരവരുടെ സൗകര്യങ്ങളനുസരിച്ച് ഓരോ ജീവിതം നയിക്കുന്നു എന്നുള്ളതേ ഉള്ളൂ. അതിനൊന്നും ഇതൊന്നും കൂടാതെ അതിനൊന്നും പ്രത്യേകിച്ച് മഹത്വമൊന്നുമില്ല. ലോകം മഹത്വങ്ങൾ കാണുന്നുണ്ടെങ്കിലും അതിനൊന്നും പ്രത്യേകിച്ച് മഹത്വമൊന്നുമില്ല. മഹത്വം എന്ന് പറയുന്നത് എന്താണ്? ഇതിനെയൊക്കെ ഒഴിവാക്കുക എന്നുള്ളതാണ്. ഏത് ഹർഷ, അമർഷ, ഭയങ്ങൾ അതൊഴിവാക്കുക. ഉദ്വേഗം നേരത്തെ പറഞ്ഞു, തനിക്ക് തന്നിൽ തന്നെ. നേരത്തെ പറഞ്ഞ എന്താണ്? അവൻ മുഖാന്തരം മറ്റാരുടെയും മനസ്സിന് ക്ഷോഭം ഉണ്ടാകുന്നില്ല. ഇനി സ്വയം അവന്റെ മനസ്സിനും ഉണ്ടാകുന്നില്ല എന്നർത്ഥം. രണ്ടും ഉണ്ടാകുന്നില്ല. ഇവിടുന്ന് ചിലത് ചോദിക്കും, പറയുമ്പോൾ കംസൻ ഭയന്നിരുന്നല്ലോ കൃഷ്ണൻ ഭഗവാന്. അപ്പോ അവിടെ ഭഗവാൻ കംസന് ഭയത്തെ ഉണ്ടാക്കിയില്ലേ? അവരുടെ ഭക്തനെ കുറിച്ച് പറയുന്നു. അപ്പോൾ ഭക്തൻ എങ്ങനെ മറ്റുള്ളവരെ ഭക്തൻ നിമിത്തം ഭയം ഉണ്ടാകില്ല എന്നെന്താ ഉറപ്പ്? കാരണം ഭഗവാനിൽ നിന്ന് പോലും പലർക്കും ഭയം ഉണ്ടായിരുന്നു. ദുഷ്ടന്മാർ ഭയക്കുന്നു എന്നാ പറയുന്നു. പിന്നെ ഒരു ഭക്തൻ എങ്ങനെ മറ്റുള്ളവർ ഭയം ഉണ്ടാക്കാതെ? അപ്പൊ അവിടെയൊക്കെ നമ്മൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാക്കും എന്താണ്, അവരുടെ എല്ലാം ഭയത്തിന് കാരണം അവരവർ തന്നെ. അതുണ്ടാകാൻ പാടില്ല. അപ്പോൾ ഭക്തനാണ്, പക്ഷെ അവന്റെ ഉള്ളിൽ ഉദ്യോഗമുണ്ടെങ്കിൽ, ഇവിടെ പറയുന്നുണ്ടോ അവന്റെ ഉള്ളിൽ ഭയമുണ്ടെങ്കിൽ അവൻ ഭക്തനല്ല. അവൻ ശരിയായ ഭക്തിയുടെ മാർഗത്തിലല്ല അവൻ സഞ്ചരിക്കുന്നത്. ഭയം ഉദ്യോഗസ്ഥ തൈര ഹർഷ അമർഷ ഭയ ഉദ്യോഗ മുക്ത. അപ്പൊ പെട്ടെന്ന് ചെല്ലു ചോദിക്കും, അങ്ങനെയൊന്നുണ്ടല്ലോ ദേശഭക്തി, അതിനെ കുറിച്ച് പറയുന്നുണ്ടല്ലോ, കംസനും ഭക്തനായിരുന്നു എന്നൊക്കെ പറയുന്നുണ്ടല്ലോ. അപ്പൊ പിന്നെ നമ്മൾ ചിന്തിക്കേണ്ടത് നമ്മൾ ആരുടെ ഭക്തനെയാണോ ഭക്തിയാണ് സ്വീകരിക്കാൻ പോകുന്നത്? കംസന്റെ ഭക്തിയാണോ അതെ ഉദ്ധവരുടെ ഭക്തിയാണ്? കംസന്റെ ഭക്തിയെ സ്വീകരിക്കുന്ന ഒരാൾക്ക് ഞാൻ കംസനായേ ജീവിക്കത്തുള്ളൂ, കംസന്റെ ഭക്തിയെ ഞാൻ സ്വീകരിക്കത്തുള്ളൂ, അതുകൊണ്ട് എന്റെ ഭക്തിയിൽ ഭയം കാണും, ഞാൻ മറ്റുള്ളവരെയും ഭയപ്പെടുത്തും. അങ്ങനെയൊക്കെ ഒരാൾ വാശി പിടിക്കുകയാണെങ്കിൽ അവർക്ക് അതിനും മാർഗം കാണിച്ചു കൊടുത്തിട്ടുണ്ട്. അവസാനം ഭഗവാന്റെ കൈ കൊണ്ട് തന്നെ ചാവുകയും ചെയ്യാം. അപ്പോൾ അത്തരം ഒരു ഭക്തിയെ കുറിച്ചല്ല. അതെന്താണ് ഭക്തി? രണ്ടെണ്ണമുണ്ട് പറയും, ഹേയും ഉപാധേയുമായിട്ടുള്ള ഭക്തി. ഉപാധേയുമായിട്ടുള്ള ഭക്തിയാണ് ഇവിടെ പറയുന്നത്, ചർച്ച ചെയ്യുന്നതല്ല. മറ്റേ ഭക്തിയെ കുറിച്ച് എന്താണ്? അത് ഹേയും, അത് സ്വീകാര്യമാണെന്നുള്ള പറയുന്നു. അങ്ങനെ കംസനും അവസാനം അവിടെ വന്നു ചാടിയതാണ്. കംസൻ ഭക്തി സാധനങ്ങൾ സ്വീകരിച്ച ആളല്ല, പക്ഷെ അവസാനം എന്ത് ചെയ്തു? അവിടെ വന്നു ചാടിയതുകൊണ്ട് ഇവിടെ പറയുന്നുണ്ടല്ലോ എല്ലാ മാർഗങ്ങളും എല്ലാം എന്നിൽ തന്നെയാണ് അവസാനം വന്നു ചേരുന്നത്. ആ തത്വം അനുസരിച്ച് ഏതെല്ലാം വഴിക്ക് സഞ്ചരിച്ചു കഴിഞ്ഞാലും ഗീതയിലതിന് പറയുന്നുണ്ട്. എന്താണ്? എല്ലാവരും എന്നെ തന്നെ ഒന്ന് ശരണം പ്രാപിക്കുന്നു. അപ്പോൾ ആ ഒരു തത്വം അനുസരിച്ച് ഏത് തരത്തിലുള്ള ഭക്തനായാലും ശരി ദുഷ്ടനായാലും ശരി അവസാനം ഭഗവാനെ തന്നെ പ്രാപിക്കുന്നു എന്ന് പറയുന്ന ഒരു തത്വത്തെയാണ് അവിടെ നിർദ്ദേശിക്കുന്നത്. അതൊരിക്കലും ഭക്തിയുടെ സാധനമല്ല. ഒരിക്കലും ഭക്തി സാധനങ്ങൾ കുതർക്കത്തിലൂടെ പ്രാപിക്കാവുന്ന ഒന്നല്ല. അത് ഹേയമായ കാര്യങ്ങളാണ്. പക്ഷേ ആർക്കും ഈശ്വരനെ പ്രാപിക്കാതിരിക്കാൻ കഴിയത്തില്ല. ഈശ്വരനെ പ്രാപിച്ചതിനെ തീർക്കും. അവിടെ എന്താണോ ദുഷ്ടനെന്നോ ശിഷ്ടനെന്നുള്ള വ്യത്യാസമൊന്നുമില്ല. ആ ഒരു തത്വത്തെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് കംസനെയും മറ്റും ഭക്തനായി ചിത്രീകരിക്കുന്നത്. പക്ഷെ ഇവിടെ പറയുന്നതല്ല, ഇവിടെ പറയുന്ന എന്താണ്? ഉപാധേയമായിരിക്കുന്ന ഭക്തി, സ്വീകാര്യമായിരിക്കുന്ന ഒരു ഭക്തി. ഭക്തി ഒരു സാധനയായി ഒരാൾ സ്വീകരിക്കുമ്പോൾ അയാൾ അനുഷ്ഠിക്കേണ്ട അയാളുടെ ധർമ്മങ്ങൾ, അതിനെക്കുറിച്ചാണ് പറയുന്നത്. ഹർഷ, അമർഷ, ഭയ, ഉദ്യോഗങ്ങൾ തനിക്ക് ഉണ്ടാകാൻ പാടില്ല. ഓരോന്നിനെയും പറയുന്നു. പ്രിയലാഭേ അന്തക്കനസി ഉത്കർഷവും പറയുന്നു. പ്രിയലാഭം, ഇഷ്ടമുള്ളത് പ്രാപ്തമാകുമ്പോൾ അന്തക്കരണത്തിൻ്റെ ഒരു ഉത്കർഷ ഭാവം. ഉത്കർഷം എന്ന് പറയുന്നത് എന്താണ്? അന്തക്കരണം താമസ രാജസ്വഭാവങ്ങളെ വിട്ടിട്ട് സാത്വികമായി പരിണമിക്കുക, അതാണ് ഹർഷം. ബാഹ്യമായ നിമിത്തങ്ങളെ ആശ്രയിച്ചുണ്ടാകുന്നു, തൻ്റെ കർമ്മം കൊണ്ടോ അല്ലെങ്കിൽ തൻ്റെ സാഹചര്യങ്ങൾ കൊണ്ടോ എല്ലാം ഉണ്ടാകുന്നു ഹർഷം. അത് ഭക്തനിലില്ല എന്നർത്ഥം. അതും ഭക്തിയുടെ ലക്ഷണം പോലെ തന്നെ ഇരിക്കും. എങ്ങനെ? രോമാഞ്ചം അശ്രുപാദാദി ലിംഗ, രോമാഞ്ചം ഉണ്ടാകുക, ശരീരത്തിൽ അശ്രുപാദം ഉണ്ടാകുക, ഇതെല്ലാം ഭക്തിയുടെ ലക്ഷണമായിട്ടാണ് പറയുന്നത്. ഇവിടെ ഇപ്പോൾ ശങ്കരാചാര്യർ പറയുന്നത് ഭക്തി ഇല്ലാത്തവന്റെ ലക്ഷണമായിട്ടാണ്. കാരണം അങ്ങനെ പറയാൻ കാരണം എന്താണ്? ഇതെല്ലാം കണ്ടുകൊണ്ട് നമ്മളൊരാളെ ഭക്തനായിട്ട് തിരിച്ചറിയും എന്നർത്ഥം. ഒരാളിൽ അശ്രുപാദം ഉണ്ടായി, രോമാഞ്ചം ഉണ്ടായി, ഇത് വാസ്തവത്തിൽ ഇത് ഭക്തിയുടെ ലക്ഷണം തന്നെയാണ്. പക്ഷെ ഭക്തി ഇല്ലാത്തവരും ഇതൊക്കെ വരാം എന്നർത്ഥം. ഭക്തി ഇല്ലാത്തവരിലെങ്ങനെ വരും? മറ്റ് ഭൗതികമായ നിമിത്തങ്ങൾ കൊണ്ട് ഉള്ളിൽ അമിതമായ ആനന്ദം ഉണ്ടാകുമ്പോഴും ഈ പറയുന്ന ലക്ഷണങ്ങളെല്ലാം കാണിക്കാം, അതങ്ങനെ വരാം. പിന്നെ ചെറിയ ചില മാനസിക പ്രശ്നങ്ങൾ കൊണ്ട് ഇതൊക്കെ വരാം. അപ്പോൾ അതെല്ലാം തിരിച്ചറിഞ്ഞിട്ട് ഇതാണ് ഭക്തിയുടെ ലക്ഷണം എന്ന് സ്വീകരിക്കാൻ പാടില്ല. അതുകൊണ്ട് അതിനെ പ്രത്യേകം എടുത്തു പറഞ്ഞു. എന്നാൽ ഉത്തമമായ ഭക്തിയിൽ ഇതെല്ലാം പ്രകടമാകാറുമുണ്ട്. അതുകൊണ്ട് ഇതിനെ ഭക്തന്റെ ലക്ഷണമായി സ്വീകരിച്ചിരിക്കുന്നു. അമർഷോ, അസഹിഷ്ണുത, സഹനശക്തി ഇല്ലാതിരിക്കുക, അതും ഭക്തന്റെ ലക്ഷണമല്ല. ഭക്തനെന്താണ്? സർവത്തെയും സഹിക്കുന്നു, അനുകൂല പ്രതികൂലങ്ങളെല്ലാം സഹിച്ചുകൊണ്ട് മനസ്സിൽ ഒരു യോഗിയെപ്പോലെ തന്നെ സമചിത്തത നിലനിർത്തുന്നു. അതാണ് അസഹിഷ്ണുത, ഭക്തന്റെ അടയാളമല്ല എന്നർത്ഥം. ഭയം, ത്രാസഹ, നേരത്തെയും പറഞ്ഞു ഉദ്വേഗം. ഉദ്വേഗം എന്ന് പറയുമ്പം മനസ്സിലുണ്ടാകുന്ന എല്ലാ ക്ഷോഭങ്ങളെയും എടുക്കണം. ഇവിടെ എന്താണ് ത്രാസം എന്ന് പറയുന്നു? അതുകൊണ്ട് രണ്ടും തമ്മിൽ അല്പം വ്യത്യാസപ്പെടുത്തി പറയുകയാണ്. ഉദ്വേഗ, ഉദ്വിഗ്നത, തീർമുക്ത, മനസ്സിൽ വരുന്ന എന്താണ്? മനസ്സിനെ ഇളക്കിക്കളയുന്ന, മനസ്സിനാകെ അതിൻ്റെ സമനിലയെ തെറ്റിച്ച് കളയുന്ന ആ മനസ്സിന്റെ വികാര വിക്ഷോഭങ്ങൾ, അതിന് ഉദ്യോഗം എന്ന് പറയുന്നു. അതിൽ തന്നെ ഉണ്ടാകുന്ന ഒന്നാണ് ഭയം. ഇതൊന്നും തേർമുക്ത സചമേ പ്രിയഹ, ഇതൊന്നും ഇല്ലാതിരിക്കുന്ന ഭക്തനാണ് എനിക്ക് പ്രിയനായിരിക്കുന്ന ഭക്തൻ എന്നത്. അതുകൊണ്ടാണ് ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞല്ലോ, സാധാരണ മനുഷ്യരെല്ലാം സ്വീകരിച്ചിരിക്കുന്ന ടൈം ടേബിൾ ഭക്തി, അതിനെക്കുറിച്ചല്ല ഇവിടെ പറയുന്നത്. ഇവിടെ പറയുന്നത് ആ ജീവിതത്തിൽ ആഗമാനം വ്യാപിച്ചിരിക്കുന്ന ഭക്തിഭാവത്തെക്കുറിച്ചാണ്. അത് ഏതെങ്കിലും ഒരു പ്രത്യേക സമയത്തേക്ക് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ പ്രത്യേകിച്ച് ഏതെങ്കിലും അനുഷ്ഠാനത്തിൽ പ്രകടമാകുന്നതോ ആയിട്ടുള്ള ഭക്തിയല്ല, അതയാളുടെ ആ ജീവന്റെ ഭാഗമായി തന്നെ ഇരിക്കുന്നു. അങ്ങനെയുള്ള ഒരു ഭക്തിയാണ്. ആ ഭക്തിയിൽ അയാൾ ഇത്രയും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്ത് മനസ്സിലാവും? ആ ഭക്തൻ ശാന്തനായിരിക്കുന്നു, അതാണ് ഭക്തിയുടെ ലക്ഷണം. കാരണം നേരത്തെ ഈ ലക്ഷണങ്ങളെല്ലാം കർമ്മയോഗിക്ക് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഭക്തിക്ക് ഇതൊന്നും ആവശ്യമില്ലാത്തതാണെന്ന് ധരിച്ചു പോകും. ആ ധാരണ വരാതിരിക്കാൻ വേണ്ടി ഭഗവാൻ ഇവിടെ പ്രത്യേകിച്ച് എടുത്തു പറയുകയാണ്. ഇതാണ് ഭക്തന്റെ ലക്ഷണം എന്ന് പറയുന്നു. ഇത് ഈ ഭാഗങ്ങളൊക്കെ വ്യാഖ്യാനിക്കുമ്പോൾ മറ്റുള്ള വ്യാഖ്യാതാക്കളും ഇതേ തരത്തിൽ തന്നെയാണ് വ്യാഖ്യാനിക്കുന്നത്. ഇതിലൊന്നും മാറ്റമില്ല. എല്ലാ വ്യാഖ്യാതാക്കളും അവിടെ ഒരേ തരത്തിൽ വ്യാഖ്യാനിച്ചിരിക്കുകയാണ്. ഇത് തന്നെയാണ് ഭക്തന്റെ ലക്ഷണം. യസ്മാൻ നോദ്വിജതേ ലോകോ ലോകാന്നോദ്വിജതേ ചയ അശാമശഭയോദ്വേക മുക്തോ യസ്സ ച മേ പ്രിയഃ. അനപേക്ഷസ്വചിർദക്ഷാ ഉദാസീനോ വ്യദവ്യഥഃ സർവാരംഭപരിത്യാഗീ യോ മദ്ഭക്തസമേ പ്രിയഃ. അനപേക്ഷ ദേഹേന്ദ്രിയ വിഷയ സംബന്ധാദിഷു അപേക്ഷാവിഷയേഷു അനപേക്ഷോ നിസ്പൃഹഃ. അനപേക്ഷൻ, നിരപേക്ഷൻ എന്നെല്ലാം പറയാറുണ്ട് ഭക്തനെ കുറിച്ച്. അപ്പോ ഈ ഭക്തിയെ അനപേക്ഷൻ എന്ന് പറയുന്നതിന്റെ താല്പര്യം ഇതാണ്, തന്റെ ഉള്ളിൽ ഉണ്ടായ ഭക്തി അല്ലെങ്കിൽ തന്റെ സാധനയിലൂടെ താൻ വളർത്തിക്കൊണ്ടുവരുന്ന ആ ഭക്തി, ആ ഭക്തിയെ നിലനിർത്തുന്നതിന് ബാഹ്യമായ അവലംബങ്ങളെ ഒന്നും സ്വീകരിക്കാതിരിക്കുന്നു എന്നുള്ളത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ ഒരു മനുഷ്യനാണെങ്കിൽ അവൻ്റെ മനസ്സിൽ ഭക്തിഭാവം വരും, പക്ഷെ അമ്പലത്തിൽ പോയാലേ വരത്തുള്ളൂ, അല്ലെങ്കിൽ ഗുരുവിൻ്റെ സന്നിധിയിലേ വരത്തുള്ളൂ. ആ ഗുരുവിൻ്റെ സാന്നിധ്യം വിട്ട് കഴിഞ്ഞാൽ അയാളുടെ മനസ്സ് മഹാമോശമായിരിക്കും, അവിടെ ഭക്തിയും വൈരാഗ്യവും വിവേകവും ഒന്നും കാണത്തില്ല. പക്ഷെ ഗുരുവിൻ്റെ സന്നിധി ചെല്ലുമ്പോൾ എന്ത് ചെയ്യുന്നു, അയാൾ ഭക്തനായിരിക്കും, അയാളുടെ മനസ്സ് വൈരാഗ്യം ഉണ്ടാവും, വിവേകം ഉണ്ടാവും, എല്ലാം ഉണ്ടാകും. അതുപോലെ അമ്പലത്തിൽ പോകുമ്പോൾ ഭക്തി കാണും, അമ്പലത്തിൽ നിന്നിറങ്ങിയാൽ അവിടെ ഭക്തി പോകും, അവിടെ ഭക്തി മറഞ്ഞു പോകും. അപ്പോൾ എന്താണ്, അത് നിരപേക്ഷമായ ഭക്തിയല്ല, സാപേക്ഷമാണ്, ബാഹ്യമായ നിമിത്തങ്ങളെ ആശ്രയിക്കുന്നു. അപ്പോൾ യഥാർത്ഥ ഭക്തൻ അല്ലെങ്കിൽ ഭക്തിയുടെ ദൃഢമായ ഒരു ഭാവത്തിൽ ബാഹ്യമായ ഒരു നിമിത്തത്തെയും ആശ്രയിക്കാതിരിക്കുക എന്നുള്ളത്. നമുക്കിപ്പോൾ ഭക്തി വേണമെന്നുണ്ടെങ്കിൽ സാധാരണഗതി, അതൊരു ന്യൂനതയായിട്ട് ഞാൻ പറയുന്നതല്ല, നമുക്ക് ബാഹ്യമായി നമ്മൾ ഭജിക്കണം, ബാഹ്യമായി പൂജകൾ ചെയ്യണം, ബാഹ്യമായി പ്രതിമ വിഗ്രഹങ്ങൾ അങ്ങനെയുള്ള കാര്യങ്ങൾ വേണം, അങ്ങനെ ബാഹ്യമായ ഒരുപാട് സൗകര്യങ്ങൾ എല്ലാം നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടാണ് നമ്മൾ ഭക്തിയെ നിലനിർത്തുന്നത്. അപ്പോൾ ഇവിടെ യഥാർത്ഥ ഭക്തൻ എന്ത് ചെയ്യുന്നു, അനപേക്ഷനായിരിക്കുന്നു. അയാൾ ഇത്തരം ഭക്തിയെ അയാളുടെ മനസ്സിൽ ഉദ്ദീപിപ്പിക്കുന്ന ബാഹ്യ നിമിത്തങ്ങളുടെ ഭാവത്തിലും അഭാവത്തിലും അയാളുടെ ഭക്തിക്ക് ഭംഗം വരുന്നില്ല, അയാൾ ഭക്തനായി തന്നെ തുടരുന്നു. അതുകൂടെ പറയുന്നു, ദേഹേന്ദ്രിയ വിഷയ സംബന്ധാദിഷു അപേക്ഷാവിശേഷു അനപേക്ഷു. സാധാരണ ഭക്തന്മാർ അപേക്ഷിക്കുന്നത് എന്താണ്, ദേഹം, ഇന്ദ്രിയം, വിഷയം, ഇതിനോട് ബന്ധപ്പെട്ടു വരുന്ന കാര്യങ്ങളാണ്. ഇതിനോട് ബന്ധപ്പെട്ടു വരുന്ന കാര്യങ്ങളിൽ സംബന്ധിച്ച് ഇതെല്ലാമാണ് സാധാരണ ഭക്തിക്ക് വേണ്ടി മനുഷ്യൻ അപേക്ഷിക്കുന്നത്. അതിനെന്ത് ചെയ്യുന്നു, അനപേക്ഷനായിരിക്കുന്നു എന്നാണ്. അങ്ങനെ ഇരിക്കുന്നു, അവൻ നിസ്പൃഹനായിരിക്കുന്നു എന്നാണ്. അതാണ് ശരിയായ ഭക്തി. അപ്പോൾ ഭക്തനെ സംബന്ധിച്ചിടത്തോളം അടുത്ത് പറയും, അനികേതനായിരിക്കുന്നു, അവൻ ഇന്ന സ്ഥലം തന്നെ വേണമെന്നില്ല, ഭക്തനിപ്പോൾ ആശ്രമം തന്നെ വേണമെന്നൊന്നുമില്ല, പ്രത്യേകിച്ച് തന്നെ ബാഹ്യ നിമിത്തത്തെ ആശ്രയിക്കുന്നു, ആശ്രമത്തിൽ നിന്നാലേ ഭക്തി വരും, അങ്ങനെയൊന്നും. അയാൾ ബാഹ്യമായ ഒന്നിനെയും അപേക്ഷിക്കുന്നില്ല. ഭക്തിയുടെ ഏറ്റവും ഉയർന്ന ഒരു നിലയെക്കുറിച്ച് പറയുകയാണ് ശുചിഹി ബാഹ്യേന ആഭ്യന്തരേണ ശൗചേന സമ്പന്ന. ശൗചത്തെക്കുറിച്ച് പറയുമ്പോഴെല്ലാം വ്യാഖ്യാതാക്കൾ എല്ലാവരും പറയും എന്താണ്, ബാഹ്യ ആഭ്യന്തര ശുചിത്വം. കാരണം ഭക്തി ഇവിടെ ഒരു സാധനയായിട്ടാണ് നിർദ്ദേശിക്കുന്നത്, സാധകന്മാർക്ക് വേണ്ടിയിട്ടാണ് ഉദ്ദേശിക്കുന്നത്. അപ്പം ശൗചത്തിൽ അവർക്ക് തീർച്ചയായും നേരത്തെ പറഞ്ഞല്ലോ, രണ്ട് കാര്യങ്ങളാണ്, ഒന്ന് ആന്തരികമായ സാധന, മറ്റൊന്ന് ബാഹ്യമായ ആചാരങ്ങൾ. ആ ബാഹ്യമായ ആചാരങ്ങളെക്കുറിച്ച് പറയുമ്പോൾ ബാഹ്യശൗചം, ബാഹ്യമായ ശൗചം എന്നുവെച്ചാൽ വൃത്തിയായിരിക്കുക, ശരീരത്തെ വൃത്തിയായി സൂക്ഷിക്കുക, പരിസരത്തെ വൃത്തിയായി സൂക്ഷിക്കുക. അപ്പൊ ഭക്തനാവായതുകൊണ്ട് അപ്പൊ ചിലർ ചോദിക്കും, ചില ഭക്തന്മാരങ്ങനെ നമ്മൾ കേട്ടിട്ടുണ്ട്, ഒന്നിനു ശ്രദ്ധിക്കാതെ ബാഹ്യമായ ശൗചമൊന്നും പാലിക്കാതെ അവർ ഭക്തിയുടെ ലഹരിയിൽ പ്രപഞ്ചത്തെ തന്നെ വിസ്മരിച്ച് അങ്ങനെ പോകുന്നവരുണ്ടല്ലോ. അത് ഭക്തിയുടെ സിദ്ധിയാണ്. ഭക്തിയുടെ സിദ്ധിയിൽ ഒരാളിൽ സ്വാഭാവികമായിട്ട് അങ്ങനെ എന്തെങ്കിലും സംഭവിക്കുന്നുണ്ടെങ്കിൽ അതിനുദ്ദേശമല്ല ഇവിടെ പറയുന്നു. കാരണം ഇവിടെ മനഃപൂർവ്വമല്ല. നമ്മൾ സാധാരണ ഭക്തന്മാര് ശൗചമില്ലാതെ, ബാഹ്യമായ ശൗചമില്ലാതെ ഇരുന്നിട്ട് ഇരിക്കുമ്പോൾ അതെന്താണ്? അത് മനഃപൂർവ്വമാണ്. അയാള് എന്നുവെച്ചാൽ അയാളുടെ അലസത കൊണ്ട് അയാള് ശൗചാദി കാര്യങ്ങളൊന്നും ബാഹ്യമായ കാര്യങ്ങളും ശ്രദ്ധിക്കാതെ ഇരുന്നിട്ട് സ്വയം താനൊരു സിദ്ധനാണ് എന്ന് ഭാവിക്കുകയാണ്. അങ്ങനെ സ്വയം സിദ്ധനാണെന്ന് ഭാവിക്കുന്ന എന്തിന്? അത് മറ്റുള്ളവരെ തന്നിലേക്ക് ആകർഷിക്കുകയാണ് ലോകത്തില്. കാരണം മഹാത്മാക്കൾക്ക് ലോകത്തിൽ അംഗീകാരവും പ്രശസ്തിയും ഒക്കെ ഉണ്ടാകും. എന്തുകൊണ്ടാണ് അതുണ്ടാകുന്നത്? അത് അവരുടെ മഹത്വം കൊണ്ടാണ്. അവരുടെ മഹത്വം കൊണ്ട് ലോകത്തിന്റെ അംഗീകാരവും കിട്ടും. അപ്പൊ ഇവരുടെ അടുത്ത് ചെല്ലുന്ന ആൾക്കാർക്കും ഇതിനോടുള്ള താല്പര്യം വരും. നമുക്കും ഇതൊക്കെ കിട്ടിയെങ്കിൽ എന്താണ്, അങ്ങോട്ട് പോകുന്നു, കുറച്ച് ഇങ്ങോട്ടും വരട്ടെ എന്ന് വിചാരിക്കും. അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യും? തന്നിലില്ലാത്ത ഗുണങ്ങളെല്ലാം ഉണ്ടെന്ന് ഭാവിക്കും. അവരെ പോലെയൊക്കെ അഭിനയിക്കും. മഹത്വത്തെ, ഇല്ലാത്ത മഹത്വങ്ങളെയൊക്കെ പ്രകടിപ്പിക്കാൻ ശ്രമിക്കും. എന്തിനാണ് ഈ മഹാത്മാക്കൾക്ക് കിട്ടുന്ന പൂജയും ബഹുമാനവും ആദരവും എല്ലാം തനിക്ക് കിട്ടണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട്? അങ്ങനെയുള്ളവർ ചിലപ്പോൾ എന്ത് ചെയ്യും? താൻ ലോകത്തിലൊന്നും ലൗകികമായ ഒരു കാര്യങ്ങളും തനിക്ക് ശ്രദ്ധയൊന്നുമില്ല എന്ന് വിചാരിച്ച് ബാഹ്യമായ ശൗചമൊന്നും പുലർത്താതെ ഒരു സിദ്ധനെ പോലെ അഭിനയിച്ചൊക്കെ ഇരിക്കും. പക്ഷെ അത് അവരെ നമ്മൾ വളരെ സൂക്ഷിച്ചൊന്നും നിരീക്ഷിക്കേണ്ട. അടുത്ത് ചെല്ലുമ്പോൾ തന്നെ മനസ്സിലാവും ഇത് സംഗതി ഇത്രയേ ഉള്ളൂ. ആൾക്കാർ എളുപ്പം തിരിച്ചറിയും. അതോടുകൂടി ഇതെല്ലാം അവരുടെ അഭിനയെല്ലാം കള്ളി വിളിച്ച താഴെയും ചെയ്യും. അപ്പോൾ അതൊക്കെ മനുഷ്യന്റെ ആഗ്രഹങ്ങളാണ്. ഇതെല്ലാം മനുഷ്യർ എല്ലാവരും ആഗ്രഹിച്ചു പോകുന്നതാണ്. മഹാത്മാക്കൾ പൂജയും ബഹുമാനവും ആദരവും കിട്ടുന്ന അവരാഗ്രഹിച്ചിട്ടില്ല. അത് മഹത്വം പ്രകടമാകുമ്പോൾ സ്വാഭാവികമായി പ്രകൃതിയിൽ പ്രപഞ്ചത്തിൽ സംഭവിച്ചു പോകുന്നതാണ്. ആഗ്രഹിച്ചിട്ട് ചെയ്യുന്നതല്ല. പക്ഷെ ഒരുവനങ്ങനെ ആഗ്രഹിച്ചു പോയി കഴിഞ്ഞാൽ, അതിൻ്റെ പിറകെ പോയി കഴിഞ്ഞാൽ അത് എത്ര കാലം നിൽക്കുമെന്ന് പറയാൻ പറ്റത്തില്ല. അപ്പം അങ്ങനെ ആരെങ്കിലും ബാഹ്യമായി അങ്ങനെ ഭാവിച്ചിട്ട് ശൗചമൊന്നും ഇല്ലാതിരിക്കുന്നെങ്കിൽ അത് വേറെ കാര്യം. പക്ഷെ ഒരു സാധന എന്നുള്ള നിലയ്ക്ക് എന്താണ് ബാഹ്യവും ആഭ്യന്തരവുമായ ശൗചം? ആഭ്യന്തരമായ ശൗചം എന്ന് പറയുന്നത് സ്പഷ്ടമാണ്, മനസ്സിന്റെ മാലിന്യങ്ങൾ, രാഗദ്വേഷാദികളെയൊക്കെ ഒഴിവാക്കിയിരിക്കുക, അതും ഭക്തിയുടെ സാധനയാണ്. ശൗചേന സമ്പന്ന പറയുന്നു. ദക്ഷ പ്രത്യുത്പന്നേഷു കാര്യേഷു സദ്യോ യഥാവത് പ്രതിപത്തും സമർത്ഥ പറയുന്നു. ഈ ഭക്തൻ എന്ന് പറയുന്നത് പല നിലകളിലാണ്. ഒന്ന് ഭക്തിയുടെ, കാരണം അതൊരു സാധന മാർഗമാണ്. സാധന മാർഗം വരുമ്പോൾ അതിനൊരു ആരോഹണ ക്രമമുണ്ട്. പല പല നിലകളെ കടന്നു പോകേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഭക്തിയുടെ പ്രാരംഭം, പിന്നീട് അതിൽ തന്നെ അയാൾ ഉയർന്ന ഉയർന്ന പല നിലകളെ പ്രാപിക്കുന്നു. അപ്പോൾ ഭക്തനായാലും ശരി, ഭക്തിയില്ലാത്തവനെ പോലെ തന്നെ എന്താണ്, അവന് ഈ ലോകത്ത് ജീവിക്കേണ്ടി വരും. ലൗകിക വ്യവഹാരങ്ങളൊക്കെ ഏർപ്പെടേണ്ടി വരും. അയാൾക്ക് വന്നു ചേരുന്ന അടുത്ത് പറയും അനാരംഭ. അനാരംഭനായിരുന്നു കൊണ്ട് തന്നെ എന്താണ്, ചിലപ്പം തന്നിൽ സമർപ്പിതമായി ഈശ്വരൻ നിശ്ചയമനുസരിച്ചോ അല്ലെങ്കിൽ തന്റെ പ്രാരബ്ധം എന്നോ ഏതെങ്കിലും രീതിയിൽ തന്നിൽ വന്നു ചേരുന്ന കർമ്മങ്ങൾ നിർവഹിക്കേണ്ടതായി വരും. ഭഗവാൻ തന്നെ എന്ത് ചെയ്യുന്നു? വളരെ ഗംഭീരങ്ങളായ കർമ്മങ്ങൾ നിർവഹിക്കുന്നതായിട്ടാണ് നമ്മൾ കാണുന്നത്. അപ്പൊ പിന്നെ മനുഷ്യനോ ജീവനോ അവനും അവനും വന്നു ചേരുന്ന ചില പ്രവൃത്തികൾ നിർവഹിക്കേണ്ടതായി വരും. ഇനി ആ പ്രവൃത്തികൾ എല്ലാം അവനിൽ നിന്ന് ഒഴിഞ്ഞു പോകുന്ന ഒരു സന്ദർഭവും വരും. സർവകർമ്മ പരിത്യാഗവും വന്നു ചേരും. പക്ഷെ ആ സർവകർമ്മ പരിത്യാഗം എന്ന് പറയുന്നത് വന്നു ചേരുന്നത് ഒരു ഉയർന്ന അവസ്ഥ. അതുവരെ അവന് ജീവിക്കണമല്ലോ. ഒരു സാധകനെ സംബന്ധിച്ചിടത്തോളം അവനും അവന്റെ ശരീരത്തെ നിലനിർത്തി ജീവനെ മുന്നോട്ട് കൊണ്ടുപോകണം. അവനും ജീവിച്ചുകൊണ്ടാണ് ഇതൊക്കെ ചെയ്യുന്നത്. കർമ്മങ്ങളിൽ നിന്നെല്ലാം പെട്ടെന്ന് അതിനൊന്നും വലിച്ചെറിയാൻ പറ്റത്തില്ല. ഞാൻ ഭക്തനാണ്, ആശ്രമജീവിയാണ് എന്ന് കരുതി അവർക്ക് സർവകർമ്മസന്യാസം, അത് ക്ഷിപ്രസാധ്യമല്ല. അതിനതിൻ്റേതായ ഘട്ടങ്ങളെ തരണം ചെയ്യേണ്ടതുണ്ട്. അങ്ങനെ ഓരോ ഘട്ടങ്ങളിൽ കർമ്മങ്ങൾ വന്നു ചേരുമ്പോഴോ ഭക്തൻ എങ്ങനെ അതിനെ സ്വീകരിക്കുന്നു, എങ്ങനെയാണ് കർമ്മങ്ങളെ ഭക്തൻ ചെയ്യേണ്ടത് പറയുന്നു. ദക്ഷ, അവൻ സമർത്ഥനായിരിക്കും, കർമ്മങ്ങളിൽ അവൻ സമർത്ഥനായിരിക്കും, അതാണ് ഭക്തന്റെ ലക്ഷണമായി പറയുന്നത്. ഈ മുമ്പ് പറഞ്ഞതായ ക്വാളിറ്റീസ്, ഗുണങ്ങളെല്ലാം ഉള്ള ഒരു ഭക്തൻ, അവനിൽ അവൻ ഭക്തി ഉള്ളതുകൊണ്ട് അവന് കർമ്മ സാമർഥ്യം കുറയത്തൊന്നുമില്ല. ദക്ഷിണെന്ന് വെച്ചാൽ സമർത്ഥൻ, മെടുക്കൻ എന്നാണ് അർത്ഥം. പറയുന്നു പ്രത്യുത്പന്നേഷു കാര്യേഷു, വന്നുചേരുന്ന കർമ്മങ്ങൾ എന്നർത്ഥം. സദ്യോ, പെട്ടെന്ന് തന്നെ, യഥാവത് പ്രവർത്തിതും, വേണ്ട തരത്തിൽ പ്രവർത്തിക്കുന്നതിനുള്ള പ്രതിപത്തും, അതിനെ അറിഞ്ഞ് പ്രവർത്തിക്കുന്നതിനുള്ള സാമർഥ്യം എന്നർത്ഥം, അതും അവനുണ്ടായിരിക്കും. എന്നുവെച്ചാൽ അത് മാത്രം വെച്ചുകൊണ്ട് നമ്മളൊരു ഭക്തനെ വിലയിരുത്തണമെന്നുള്ളതല്ല. പക്ഷേ ഒരു ഒരാൾ ഭക്തനായതുകൊണ്ട് അങ്ങനെയുള്ള ഒരു ദക്ഷത, സമർത്ഥത അയാളിൽ കാണത്തില്ല എന്നാലും ധരിക്കരുത്. കാരണം പലരും ഭക്തിയുടെയൊക്കെ ലക്ഷണമായി സ്വയം ധരിച്ചു വച്ചിരിക്കുന്ന ഇതൊക്കെയാണ്. എനിക്ക് ഭക്തിയുണ്ട്, അതുകൊണ്ട് ഞാൻ മണ്ടനാണ് എന്ന് ചൊല്ലിട്ട് സ്വയം പറയാറുണ്ട്. ഞാൻ മന്ദബുദ്ധിയാണ്, എന്തുകൊണ്ടാണ്, ഞാൻ ഭക്തനായതുകൊണ്ടാണെന്ന്. അങ്ങനെയല്ല, ഭക്തനായ മന്ദബുദ്ധിയായിരിക്കണമെന്നൊന്നുമില്ല. മന്ദബുദ്ധികളും ഭക്തന്മാരാകാറുണ്ട്, അത് ഭഗവാനും അറിയാം. പക്ഷെ ഇവിടെ ഭഗവാൻ പറയുന്ന അതല്ല. ആ ഭക്തന്റെ ഒരു യോഗ്യതയായിട്ട് ആ ദക്ഷതയും സ്വീകരിച്ചോളാനാണ്. കാരണം വന്നുചേരുന്ന കർമ്മങ്ങൾ അത് ഭംഗിയായി ചെയ്യുക, വൃത്തിയായി ചെയ്യുക. അങ്ങനെ ചെയ്യുന്നതും എന്താണ്, അത് അതിനെ ധരിക്കുക. കാര്യങ്ങൾ കാര്യാകാര്യങ്ങളെ വിവേചിച്ചറിയുക, കാര്യത്തിൽ പ്രവർത്തിക്കുക, കാര്യങ്ങൾ ചെയ്യുക, അതൊന്നും ഭക്തിയെ ബാധിക്കുന്ന കാര്യങ്ങളല്ല. ശല്ല ധരിച്ചിരിക്കുന്ന എന്താണ്, എന്റെ മനസ്സെപ്പോഴും ഭക്തിയിൽ തന്നെ ഉറച്ചിരിക്കുന്നത് കൊണ്ട് ഞാൻ പുറമേയുള്ള കാര്യങ്ങളിൽ ശ്രദ്ധയില്ലാത്തവനായിരിക്കുന്നു എന്നാണ്. വാസ്തവത്തിൽ അവൻ്റെ മനസ്സ് പല കാര്യങ്ങളിലും വ്യാപരിച്ചിരിക്കുന്നതുകൊണ്ട് ബാഹ്യമായ കാര്യങ്ങളിൽ അവൻ അലസനായതുകൊണ്ടും ഇവന്റെ ആശ്രമത്തിൽ കഴിഞ്ഞു പോകുന്നതിനുള്ള ഒരു ലളിതമായ ഉപായം എന്നുള്ള നിലയ്ക്കാണ് ഇയാൾ ഭക്തിയെ സ്വീകരിച്ചിരിക്കുന്നത്. അപ്പൊ അവനാണ് പറയുന്നത് എന്താണ്, എന്തുകൊണ്ട് ആ കാര്യം നീ വൃത്തിയെ ഭംഗിയായി ചെയ്തില്ല? മരുന്ന് ആ കാര്യം ഭംഗിയായി ചെയ്യണമെന്ന് എന്നോട് അവകാശപ്പെടാൻ ആർക്കും അധികാരമില്ല. എന്തുകൊണ്ട്? ഞാൻ ഭക്തനാണ്, ഭക്തന്മാർ ചെയ്താൽ ഇങ്ങനെയൊക്കെ ഇരിക്കത്തുള്ളൂ. കാരണം എനിക്കിതിലൊന്നും അല്ല ശ്രദ്ധ, എനിക്കെപ്പോഴും എന്റെ മനസ്സ് ഈശ്വരനാണ്. എപ്പോഴും ഈശ്വരനെ ഇങ്ങനെ ഉറപ്പിച്ചു വച്ചിരിക്കുന്ന ഈ മനസ്സുകൊണ്ട് എങ്ങനെയാണ് ഈ ലൗകിക വ്യാപാരങ്ങൾ, ലൗകിക കാര്യങ്ങൾ ഞാൻ ഏർപ്പെടുന്നത്? അങ്ങനെ ചിലപ്പോൾ ഞാൻ ചെയ്തു കഴിഞ്ഞാൽ, എന്നുവെച്ചാൽ പാചകം ചെയ്തു കഴിഞ്ഞാൽ ചിലപ്പോൾ അതിൽ ഉൾപ്പെടത്തില്ല, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സംഭവിച്ചു. എന്തുകൊണ്ട്? ആ സമയത്ത് എന്റെ മനസ്സ് ഭഗവാനിലായിരുന്നു എന്നർത്ഥം. ഇതേ ആള് എന്നെ ഭക്ഷണം കഴിക്കുമ്പോഴും പറയുന്നതാണ് ഉപ്പില്ലല്ലോ, അപ്പോൾ ഭഗവാനല്ല മനസ്സ്. എന്താ ഭക്ഷണത്തിൽ ഉൾപ്പെടാത്തത്? അപ്പോൾ ഉപ്പിടുന്ന സമയത്ത് ഭഗവാനായിരുന്നു മനസ്സ്, കഴിച്ച സമയത്ത് മനസ്സെവിടെ വന്നു? ഭക്ഷണത്തിൽ വന്നു. അത് വെച്ച് തന്നെ നമുക്ക് തിരിച്ചറിയാം. അപ്പോൾ രണ്ട് സമയത്ത് ഒരേ മനസ്സാണെങ്കിൽ ഭക്ഷണം കഴിക്കുമ്പോഴും അയാൾ ഉപ്പില്ലാന്നറിയത്തില്ല. അവരെ കുറിച്ച് അടുത്ത് പറയുന്നുണ്ട് ഉദാസീനഹ, അങ്ങനെ അങ്ങനെയുള്ളവരുമുണ്ട്. ഇന്ന കസ്യചിത് മിത്രാദേഹേ പക്ഷം ഭജതേ യസ ഉദാസീനോ യതിഹി. ഇനി ഒരാൾ, അത് ഭക്തിയുടെ ഒരു ഉയർന്ന ഭാവമാണ്, എന്താണ്, അയാൾ ഉദാസീനനായിരിക്കുന്നു എന്നാണ്. ഉദാസീനായിരിക്കുന്നു എന്ന് പറയുമ്പോൾ അയാൾക്ക് പ്രത്യേകിച്ച് ഏതെങ്കിലും ഒരു കർത്തവ്യത്തോട് മമതയില്ല. ഇവിടെ പറയുന്നു മിത്രാദേഹേ, മിത്രാദി എന്ന് പറയുന്നതാണ്, മിത്രത്വം മാത്രം എടുക്കരുത്. അങ്ങനെ നമ്മുടെ ലൗകികമായ വ്യാവഹാരികമായ കർമ്മരംഗങ്ങളിൽ അയാളെന്താണ് ഭക്തി കൊണ്ട് ഉദാസീനായിരിക്കുന്നു എന്നർത്ഥം. അയാളുടെ മനസ്സ് ഈശ്വരനിൽ ഉറച്ചിരിക്കുന്നതുകൊണ്ട് അയാളെന്ത് ചെയ്യുന്നു, മറ്റ് വ്യവഹാര കാര്യങ്ങളിൽ അങ്ങനെ ഒരു ഉദാസീന ഭാവം വരാം. അത് സഹജമായി വരുന്നതാണ്, അയാൾ അലസത കൊണ്ട് സ്വയം സമ്പാദിച്ചെടുക്കുന്നതല്ല. സഹജമായി ഒരാളിൽ അങ്ങനെ വന്ന് വരികയാണ്. മിത്രാദി എന്ന് വെച്ചാൽ ശത്രുമിത്രങ്ങൾ, അതുപോലെ ധർമാധർമ്മങ്ങൾ, കാര്യാകാര്യങ്ങൾ എല്ലാ രംഗത്തും അയാൾ അത്തരം കാര്യങ്ങളെല്ലാം ശ്രദ്ധാലുമെല്ലാം മനസ്സയാൾ എന്ത് ചെയ്യുന്നു, അയാളുടെ മനസ്സ് ഈശ്വരനിൽ മാത്രം ഉറച്ചിരിക്കുന്നു, ഭക്തിയിൽ മാത്രം അയാൾ ശ്രദ്ധിക്കുന്നു. അങ്ങനെ വരുന്ന ഒരാളുണ്ട്, ഉദാസീനായിരിക്കുന്നു. അതൊരു ഉയർന്ന വഴി, വലിയ ഉയർന്ന ഒരു തലമാണ്. അതുകൊണ്ടാണ് ഭാഷകാരൻ അവിടെ പ്രത്യേകിച്ച് പറഞ്ഞ് യതിഹി, അവൻ യതിയാണ്, സാധാരണ മനുഷ്യനല്ല, അതാണ് യതി. അവനെങ്ങനെയിരിക്കുന്നു, ഗതവ്യഥ, ഗതഭയനായിരിക്കുന്നു. അവന് ആ യതിയിൽ ഒരു തരത്തിലുള്ള വ്യഥകളും അവൻ്റെ മനസ്സിലില്ല. സാധാരണ നമ്മളൊരു പ്രവൃത്തി ചെയ്യുമ്പോൾ ആ പ്രവൃത്തിയിൽ എന്തെങ്കിലും ന്യൂനത വരുന്നു, ആ ന്യൂനത ഗുരുവോ അല്ലെങ്കിൽ മറ്റാരെങ്കിലും ചൂണ്ടിക്കാണിക്കുന്നു. അപ്പോൾ മനസ്സിൽ ആദ്യം തോന്നുന്നത് എന്താണ്, ഓ അത് ശരിയായില്ല, അത് ചെയ്തതെന്ന് തന്നെയാണ് മനസ്സിൽ ആദ്യം തോന്നുന്നു. പക്ഷേ അത് പുറമെ അംഗീകരിക്കാനുള്ള പ്രയാസം കൊണ്ട് അവിടെ ഉടനെ എന്ത് ചെയ്യും, ആത്മീയതയും തത്വമെല്ലാം നമ്മൾ ഉദ്ധരിച്ചിട്ട് സംസാരിക്കും. അത് ഞങ്ങളെപ്പോലെയുള്ള യോഗികളൊക്കെ ചിലപ്പോൾ പ്രവർത്തിച്ച് അങ്ങനെ ആയിപ്പോവും, അതിനും നിങ്ങളാരും കുറ്റപ്പെടുത്തരുത് എന്നെല്ലാം. അവിടെ എന്ത് ചെയ്യും, തൻ്റെ വീഴ്ചയിലും മറ്റുള്ളവരെ തൻ്റെ മഹത്വത്തെ ബോധ്യപ്പെടുത്താൻ ശ്രമിക്കും. സാധാരണ മനുഷ്യൻ്റെ ഒരു ദൗർബല്യമാണ്, അവർ വലിയ കാപട്യൊന്നുമല്ല, സാധാരണ എല്ലാവരും ചെയ്തു വരുന്ന കാര്യമാണ്, ഒരുതരം ദുർബലത. എല്ലാ തൻ്റെ വീഴ്ചകളെയും മറ്റുള്ളവർ തൻ്റെ മഹത്വമായി ധരിച്ചോണം എന്നൊരു വാശി മനസ്സിൽ തോന്നും, ഒരു ദുർബലതയാണ്. സാധാരണ എല്ലാവരും എല്ലാ സ്വാമിമാരിലും ഉള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് അതല്ല ഇവിടെ പറയുന്നു, ഇവിടെ പറയുന്നത് അതിൽ നിന്ന് ഉയർന്ന ഒരു തലമാണ്. അവിടെ എന്താണ്, അവൻ ഗതവ്യഥനായിരിക്കുന്നു, ഗതഭയനായിരിക്കുന്നു എന്നാണ്. ഭയം എന്ന് പറഞ്ഞാൽ സാധാരണ പറയുന്ന പേടി എന്നുള്ള അർത്ഥത്തിലല്ല, ഇത്തരം തൻ്റെ ഒരവസ്ഥ അവസ്ഥയെ കണ്ടിട്ട് സാധാരണ എവിടെയാണ് നമ്മുടെ മനസ്സിൽ ഭയം ഉണ്ടാകുന്നത്, എപ്പോഴും ഭയം ഉണ്ടാകുന്ന പ്രതികരണങ്ങളിൽ നിന്നാണ് നമ്മുടെ മനസ്സിൽ ഭയം ഉണ്ടാകുന്നത്, നമ്മുടെ മനസ്സിൽ ക്ഷോഭം ഉണ്ടാകുന്നു. എന്തെങ്കിലും നമ്മുടെ ബാഹ്യമായോ ആന്തരികമായോ എന്തെങ്കിലും ഒരു പ്രതികരണം ഇവിടെ നിന്നെങ്കിലും ഉണ്ടായിക്കഴിഞ്ഞാൽ ഉടനെ അതിന് മനസ്സിൽ ഭയം എന്ന് പറയുന്ന ഒരു പരിണാമത്തെ അന്ധക്കരണത്തിൽ അത് സൃഷ്ടിക്കും. നമ്മളറിയാതെ ഇവിടെ എന്ത് വരുന്നു, ഇവിടുത്തെ ഭക്തനാണെങ്കിൽ അയാൾ യതിയാണ് എന്ന് വെച്ചാൽ വളരെ സംയമനമുള്ളവനാണ്, അവൻ മനസ്സിനെല്ലാം സംയമനം ചെയ്തിരിക്കുന്നവിടെ ഈശ്വരനിലാണ്, അതുകൊണ്ടവൻ യാതൊരു വ്യഥയും ഇല്ലാതിരിക്കുന്നു. അതായത് തൻ്റെ ചുറ്റുപാടുകളിൽ നിന്നുണ്ടാകുന്ന ഒരു പ്രതികരണങ്ങളിലും അയാൾക്ക് കുറ്റബോധം ഉണ്ടാവുകയോ അയാൾ ആ കുറ്റബോധം കൊണ്ട് പിന്നെ തന്നെ സമർത്ഥിക്കാൻ ശ്രമിക്കുകയോ തന്നെ ന്യായീകരിക്കാൻ ശ്രമിക്കുക, തൻ്റെ പക്ഷം ശരിയാണെന്ന് മറ്റുള്ളവരെ ബോധ്യപ്പെടുത്താൻ ശ്രമിക്കുക, തൻ്റെ മഹത്വത്തെ സ്വയം വിളംബരം ചെയ്യാൻ ശ്രമിക്കുക, ഇത്തരം കാര്യങ്ങളൊന്നും അയാളുടെ പക്ഷത്ത് നിന്ന് ഉണ്ടാകുന്നില്ല. അയാൾ ഗതഭയനായിരിക്കുന്നു, അയാൾ ഒരു ലോകത്തിൻ്റെ ഒരു പ്രതികരണങ്ങൾ അയാൾ പ്രതികരിക്കുന്നില്ല, അയാൾ തൻ്റെ മാർഗത്തിൽ തന്നെ സഞ്ചരിക്കുന്നു. അതിനെ ചിലടത്ത് ഉപയോഗിക്കുന്ന എന്താണ്, ആനയോട് ഉപയോഗിക്കാറുണ്ട്. ആന അങ്ങനെ നാട്ടുമ്പുറത്തൂടെയൊക്കെ സഞ്ചരിക്കുന്നു. ആ സഞ്ചരിക്കുമ്പോൾ എന്താണ്, അതിൻ്റെ ആകാരം കൊണ്ടും അതിൻ്റെ പ്രകൃതി കൊണ്ടും അതിൻ്റെ ഭാവം കൊണ്ടും ഒക്കെ അതിൻ്റെ വലിപ്പം അത് കണ്ടിട്ട് എല്ലാ ഭാഗത്തു നിന്നും പ്രതികരണം ഉണ്ടാകുന്നു. അപ്പോൾ ആ പ്രതികരണങ്ങൾ കണ്ടിട്ട് എന്ത് വരുന്നു, നായ്ക്കൾ കുരയ്ക്കുന്നു, കുട്ടികൾ കല്ലെടുത്തെറിയുന്നു. പക്ഷെ അതൊന്നും ശ്രദ്ധിക്കാറേയില്ല, അത് ശ്രദ്ധിക്കേണ്ട ആവശ്യമില്ല, അത് അതിൻ്റെ വഴിക്ക് തന്നെ അതെന്ത് ചെയ്യുന്നു, അത് തലയിൽ ഉയർത്തി പിടിച്ച് അത് നടന്നു പോകും. അതുപോലെയാണ് യതി എന്ന് പറയുന്നത്. യതി തൻ്റെ നിഷ്ഠയിൽ നിന്നുകൊണ്ട്, അതുകൊണ്ടാണ് തൻ്റെ നിഷ്ഠയിൽ നിന്നുകൊണ്ട് അയാൾ എന്ത് ചെയ്യുന്നു, ലോകത്തോട് ഉദാസീനനായി ലോകത്തിൻ്റെ പ്രതികരണങ്ങളൊന്നും ഒരു തരത്തിലും തൻ്റെ മനസ്സിനെ ചലിപ്പിക്കാതെ തൻ്റെ നിഷ്ഠയിൽ തന്നെ അയാൾ മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കുന്നു. അയാൾക്ക് പ്രത്യേകിച്ച് ആന്തരികമായി അയാൾക്ക് യാതൊരു തരത്തിലുള്ള പ്രതികരണവും ഈ ലോകത്തോടില്ല എന്നർത്ഥം. എന്തുകൊണ്ട്, അയാളുടെ മനസ്സിനെ സംയമനം ചെയ്ത് അയാൾ ഈശ്വരനിൽ നിലവുറപ്പിച്ചിരിക്കുകയാണ്. അപ്പോൾ അയാളുടെ മുന്നോട്ടൊന്ന് പോക്കെന്ന് പറയുന്നത് തൻ്റെ ജീവിതം. ആ ജീവിതം എന്താണ്, യാതൊരു ക്ഷോഭങ്ങളുമില്ലാതെ യാതൊരു ഭയവുമില്ലാതെ അതന്നെ നിർഭയനാണ്, അഭയം വൈ ജനക പ്രാപ്തോസി. ജനകനോട് ഗുരു പറയുകയാണ്, എന്താണ് നീ അഭയത്തെ പ്രാപിച്ചിരിക്കുന്നു. അപ്പോൾ വ്യവഹാരം മധ്യത്തിൽ നിൽക്കുന്ന ഒരാളാണ്. സ്വാഭാവികമായും ലോകത്തിൽ നിന്നുള്ള പ്രതികരണങ്ങൾ കൊണ്ട് മനസ്സിൽ പലതരത്തിലുള്ള സംക്ഷേപങ്ങൾ ഉണ്ടാകേണ്ട ആളാണ്. പക്ഷെ അങ്ങനെ വ്യവഹാരം മധ്യത്തിൽ നിന്നിട്ട് കൂടി എന്താണ് ജനകൻ ആ യതിത്വത്തെ പ്രാപിച്ചു, യതിധർമ്മത്തെ പ്രാപിച്ചു, അഭയത്തെ പ്രാപിച്ചു. അത്തരം ഒരു അഭയത്തെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്, ഗതഭയനായി പോകുന്നു എന്നർത്ഥം. സർവ ആരംഭ പരിത്യാഗി എന്നാണ് അത്. ആചാര്യസ്വാമികൾ എങ്ങനെ വ്യാഖ്യാനിക്കുന്നത്, ആരഭ്യതൈത്യ ആരഭ്യ ഇഹാമുത്ര ഫലഭോഗാർത്ഥാനി കാമഹേതൂന് കർമാണി സർവാരംഭാഹ താൻ പരിത്യക്തം ശീലം അസ്യേതി സർവാരംഭ പരിത്യാഗി യോ മദ്ഭക്തസമയപ്രിയ. സർവാരംഭങ്ങളെയും ആരഭ്യന്തൈത്യ ചെയ്യുന്നത് നിർവഹിക്കപ്പെടുന്നത് എന്നാണ് ആരംഭശബ്ദത്തിന്റെ അർത്ഥം. നിർവഹിക്കപ്പെടുന്നത് എന്താണ് പറയുന്നത്, ഇഹ അമുത്ര ഫലഭോഗാർത്ഥാൻ, ഈ ലോകത്തിലും പരലോകത്തിലുമുള്ള സുഖങ്ങളെ അല്ലെങ്കിൽ ദുഃഖത്തെ അനുഭവിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള കാമഹേതുവിന് കർമാണി, കാമത്തിന്റെ പ്രേരണ കൊണ്ട് ജീവന്മാർ അനുഷ്ഠിക്കുന്ന കർമ്മങ്ങൾ പ്രവൃത്തികൾ, അതാണ് ഇവിടെ ആരംഭങ്ങൾ എന്ന് പറയുന്നത്. സർവാരംഭങ്ങളെയും അങ്ങനെയുള്ള സർവപ്രവൃത്തികളെയും താൻ പരിത്യക്തും ശീലമസ്യ, അതിനെ പരിത്യജിക്കുക, പൂർണ്ണമായും ത്യജിക്കുന്നത് ഇവന്റെ സ്വഭാവമായിരിക്കുന്നു. പിന്നീട് ഒരു കർമ്മങ്ങളെയും അവൻ കയറി പിടിക്കുന്നില്ല എന്നർത്ഥം. ആരുടെ സ്വഭാവം, ഭക്തന്റെ സ്വഭാവം. കാരണം അവൻ ഈശ്വരന് മാത്രം മതി, അതുകൊണ്ട് ഇഹലോകത്തിനും പരലോകത്തിനുമുള്ള ഒരു നേട്ടങ്ങളും വേണ്ട, ഒരു ഭോഗവസ്തുക്കളും വേണ്ട. ആ നിശ്ചയത്തിൽ മനസ്സുറപ്പിച്ചിരിക്കുന്നതുകൊണ്ടും എന്തിനു ഭോഗവസ്തുക്കളെ പ്രാപിക്കാൻ കാമമുള്ളവൻ ശ്രമിക്കുന്നു, അവന്റെ കാമപൂർത്തിക്ക് വേണ്ടി, എന്നുവെച്ചാൽ അവന്റെ ആനന്ദപ്രാപ്തിക്ക് വേണ്ടി. ഭക്തൻ എന്ത് ചെയ്യുന്നു, ഭഗവാനെ തന്നെ ആനന്ദിക്കുന്നു, ഭക്തി തന്നെയാണ് അവന്റെ ആനന്ദം. അതുകൊണ്ട് പിന്നീട് അവന്റെ മനസ്സിൽ ആനന്ദത്തിന്റെ ഉപായങ്ങളെ കുറിച്ചുള്ള ചിന്തയില്ല, ആനന്ദപ്രാപ്തിയെ കുറിച്ചുള്ള സങ്കല്പങ്ങളും അവന്റെ മനസ്സിലില്ല. കാരണം അവൻ ഭക്തിയിലൂടെ അത് പ്രാപിച്ചിരിക്കുകയാണ്. ആനന്ദത്തെ പ്രാപിച്ചവന് പിന്നെ ആനന്ദത്തിന് വേണ്ടിയിട്ടുള്ള പരിശ്രമങ്ങളിൽ എങ്ങനെ ഇടപെടാൻ കഴിയും? അതുകൊണ്ട് അത്തരം പരിശ്രമങ്ങളെല്ലാം അവൻ ഉപേക്ഷിച്ചിരിക്കുന്നു. സർവകർമ്മ സന്യാസം, അതിനെയാണ് ഇവിടെ പറയുന്നത് എന്നാണ് ഇവിടെ ഭാഷ്യകാരൻ വ്യാഖ്യാനിക്കുന്നത്. അപ്പൊ ആ രീതിയിൽ അത് വ്യാഖ്യാനിക്കാൻ കാരണം, ഭാഷ്യകാരൻ പറഞ്ഞിരിക്കുന്ന സർവകർമ്മ സന്യാസം, അതിനും ആധ്യാത്മിക ലോകത്തൊരു സ്ഥാനമുണ്ട്. സർവകർമ്മങ്ങളെയും ഉപേക്ഷിച്ചുള്ള ഒരു ജീവിതം എന്നാണ്. അപ്പോ എന്താണ്, പ്രത്യേകിച്ച് ബാഹ്യമായിട്ടുള്ള, ഇപ്പോ സാധാരണ ആധ്യാത്മികമായി താല്പര്യമുള്ളവരെല്ലാം ആശ്രമത്തിലൊക്കെ ഒന്ന് താമസിക്കുന്നു. അപ്പോ അങ്ങനെ ഒന്ന് താമസിക്കുന്നു, ഗുരുവിന്റെ സന്നിധി താമസിക്കുന്നു. അപ്പോ ഇതെല്ലാം വലിയൊരു ത്യാഗം എന്നാണ് ഇവർ ധരിച്ചിരിക്കുന്നത്. അപ്പോൾ അതൊരു ത്യാഗം തന്നെയാണ്, മറ്റ് ത്യാഗങ്ങളില്ലാത്തവർ, ഇതൊന്നും ത്യജിക്കാത്തവരുമായിട്ട് താരതമ്യപ്പെടുത്തുമ്പോൾ ഇതൊക്കെ ഒരു ത്യാഗം തന്നെയാണ്. ബന്ധുമിത്രാദികൾ, കുടുംബ, ഇതിനെയൊക്കെ ത്യജിച്ചിട്ട് വീട് വിട്ട് ആശ്രമത്തിൽ താമസിക്കുക, ഗുരുവിൻ്റെ സന്നിധി താമസിക്കുക, ഇതൊക്കെ ഒരു ത്യാഗം തന്നെയാണ്. പക്ഷെ നമ്മൾ കരുതുന്ന പോലെ അത്ര വലിയ ത്യാഗമൊന്നുമല്ല, അങ്ങനെ ഒന്നും കരുതേണ്ട കാര്യമൊന്നുമില്ല. കാരണം ഇതൊക്കെ ചെയ്യുന്നതും ചില സൗകര്യങ്ങളൊക്കെ ഉദ്ദേശിച്ചിട്ടാണ്, അതൊക്കെ ഉദ്ദേശിച്ചിട്ടാണ് ഇങ്ങനെ ഇതൊക്കെ വിട്ടിട്ട് ആശ്രമത്തിൽ വന്നു താമസിക്കുന്നവർക്ക് അവരും ചില സൗകര്യങ്ങളും ചില ചുറ്റുപാടുകളൊക്കെ പ്രതീക്ഷിക്കുന്നു. ഒന്ന്, ചില ഉത്തരവാദിത്വങ്ങൾ അതൊക്കെ ഏറ്റെടുക്കുന്നതിനുള്ള വൈമുഖ്യം, അലസത, ഉദാസീനത, അതിൻ്റെയൊക്കെ മറുവശം, ഇതൊക്കെയാണ് ഈ ത്യാഗത്തിന് പ്രേരിപ്പിക്കുന്ന ചില ഘടകങ്ങൾ. പിന്നെ അതിൻ്റെ ഒരു ഭാഗമായിട്ട് ആധ്യാത്മിക ജിജ്ഞാസയും ഇതൊക്കെ ഉണ്ടായിരിക്കാം. പക്ഷെ അതൊരു വലിയ മഹത്തായ ഒരു ത്യാഗമൊന്നുമല്ല. എന്നാലും അതൊരു ത്യാഗമാണ്. അതുകൊണ്ട് ആ ത്യാഗത്തിന് സമൂഹത്തിൽ നിന്നും പ്രതിഫലമൊന്നും ആർക്കും ആഗ്രഹിക്കാൻ പാടില്ല. ഇതിനൊക്കെ സമൂഹം നമുക്ക് പ്രതിഫലം തരണമെന്നാണ് പുതിയ ത്യാഗികളുടെയൊക്കെ ഒരു സങ്കല്പം. പ്രതിഫലം എന്ന് വെച്ചാൽ മാനപൂജാദികളെല്ലാം മറ്റുള്ളവർ നമ്മളെ റെസ്പെക്ട് ചെയ്തുകൊണ്ടും കാരണം ഞങ്ങൾ ഇതെല്ലാം ത്യജിച്ചിട്ട് വന്നവരാണ് എന്നൊക്കെ ഒരു ഭാവം. ഇങ്ങനെയുള്ളവരുടെ വേഷവും ഭാവവും ഒക്കെ കാണുമ്പോൾ ഇങ്ങനെയൊക്കെ അവർ കരുതുന്നു എന്ന് തോന്നിപ്പോകും. പക്ഷെ അത് ഒരു ത്യാഗം തന്നെ. പക്ഷെ അത്ര വലിയ മഹത്വം ഒന്നും ഉള്ളതൊന്നുമല്ല. കാരണം അത് എന്തുകൊണ്ടാണ് അങ്ങനെയൊക്കെ വന്നിരിക്കുന്നത്? കാരണം അവിടെയും അവനൊരു സുരക്ഷിത ബോധം അവൻ്റെ മനസ്സിലുണ്ട്. ഒരു സുരക്ഷിതത്വം ആഗ്രഹിക്കുന്നുണ്ട്. ഒരു സെക്യൂരിറ്റി അവൻ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ അവൻ കണ്ടെത്തുന്നുണ്ട്. അപ്പോൾ പരമമായ ത്യാഗത്തിൽ എന്താണ്? അങ്ങനെയൊന്നും കാണുന്നില്ല. അതാണ് പരമമായ ത്യാഗം എന്ന് പറയുന്നു ഇവിടെ പറയുന്നു. സർവ ആരംഭ പരിത്യാഗം എത്ര കൊജനശായി മഹാഭാരതത്തിനും മറ്റും പറയും. എന്താണ്? അതാണ് പരമമായ ത്യാഗം. അവിടെ അങ്ങനെ ഒരു സുരക്ഷിതത്വം. എവിടെയെങ്കിലും ചെന്ന് നിന്നാൽ തന്റെ ജീവിതം സുരക്ഷിതമാകും എന്നൊരു ചിന്ത കൂടി അവിടെയില്ല. അതാണ് സർവാരംഭ പരിത്യാഗം എന്ന് പറയുന്നത്. അപ്പോൾ അവന് പ്രത്യേകിച്ച് ഉടുക്കുന്നതിനെ കുറിച്ചോ ഉണ്ണുന്നതിനെ കുറിച്ചോ ഇതാകുമ്പോൾ അങ്ങനെയല്ല. മണിയടിക്കുമ്പോൾ കൃത്യമായ സമയത്ത് ഭക്ഷണം കിട്ടും. അതുകൊണ്ട് ഭക്ഷണത്തെക്കുറിച്ച് ചിന്തിക്കണ്ട. എന്നിട്ട് പറയുന്നതാണ് എൻ്റെ യോഗക്ഷേമമൊക്കെ ഭഗവാനാണ് നിർവഹിക്കുന്നത്, എന്തുകൊണ്ട് ഞാൻ വലിയ ഭക്തനായതുകൊണ്ട്. അതൊന്നുമല്ല, കൃത്യമായി ഭക്ഷണം ഉണ്ടാക്കുന്നിടത്ത് താമസിക്കുന്നുണ്ട്, അവന് ഭക്ഷണം കിട്ടുന്നു. അതാണ് അതിൻ്റെ രഹസ്യം. പക്ഷെ ഇവൻ്റെ അഭിമാനം എന്താണ്? ഞാൻ ഭഗവാനെ അത്രയധികം ഭജിച്ചുകൊണ്ട് കൃത്യമായി എനിക്ക് മറ്റതങ്ങ് സൗകര്യപൂർവ്വം വിസ്മരിച്ചോളാം. എന്തെങ്കിലും കാരണവശാൽ ഇല്ല മെഷീൻ ഒരു ദിവസം പണി മുടക്കിയെന്നിരിക്കട്ടെ, അന്നവൻ്റെ ചാപ്പാടും മുടങ്ങും. അപ്പം വേറെ എന്തെങ്കിലും വഴിയുണ്ടോ ഇന്ന് ഭക്ഷണം കഴിക്കാനെന്ന് ചിന്തിക്കുകയും ചെയ്യും. അപ്പോൾ ഇത് കൃത്യമായി ഭക്ഷണത്തിനുള്ള സംവിധാനം ഉള്ളതുകൊണ്ട് കൃത്യമായ ഭക്ഷണം കിട്ടുന്നു. അതിൻ്റെ ത്യാഗത്തിൻ്റെ വിലയോ അല്ലെങ്കിൽ തൻ്റെ ഭക്തിയുടെ ഔന്നത്യം ഒന്നുമല്ല. അപ്പോൾ അത് പിന്നെ നമ്മളെ അഭിമാനിക്കേണ്ട കാര്യമുണ്ട്? ഒന്നുമില്ല. പക്ഷേ അവിടെ നമ്മൾ യോഗക്ഷേമം മഹാമി എന്നൊന്നും പറഞ്ഞിട്ടും കാര്യമൊന്നുമില്ല. പക്ഷേ അതും വിട്ടിട്ട് പോകുന്നതാണുള്ളത്. സർവാരംഭ പരിത്യാഗി എന്ന് പറയുന്ന ഭക്തൻ, അവന് അവൻ്റെ കാലെങ്ങോട്ടാണോ ചലിപ്പിക്കുന്നത് ആ ഭാഗത്തേക്ക് അവൻ സഞ്ചരിക്കുന്നു. അത് കുന്നിലേക്കാണോ കുഴിയിലേക്കാണോ എന്നൊന്നും ചിന്തിക്കാറില്ല. എവിടെയാണ് തൻ്റെ മുമ്പിൽ എന്താണ് തന്നെ കാത്തിരിക്കുന്നത്, അത് സുഹൃതമാണോ ദുഷ്കൃതമാണോ എന്നൊന്നും, സ്വർഗമാണോ നരകമാണോ എന്നൊന്നും ചിന്തിക്കാറില്ല. നല്ല സ്ഥലങ്ങൾ നോക്കി നടക്കാറില്ല. എവിടെയാണ് തന്നെ സ്വീകരിക്കുന്നത്, എവിടെയാണ് തന്നെ തിരസ്കരിക്കുന്നത് അത് ചിന്തിക്കാറില്ല. അതാണ് പരിവ്രജനം. അങ്ങനെ ഉള്ള പരിവ്രജനം ത്തെയാണ് സർവാരംഭ പരിത്യാഗം എന്ന് ഒരർത്ഥത്തിൽ പറയുന്നു. അത് ഞാൻ എൻ്റെ മുഖ്യമായ അർത്ഥത്തിൽ പറയുന്നത് അത് തന്നെയാണ്. അവനെക്കുറിച്ചാണ് പറയുന്നത്. എന്താണ്? അനികേതനായിരിക്കുന്നു, അടുത്ത് പറയും. അതേസമയം സ്ഥിരമതിയായിരിക്കുന്നു അവന്. ഭൗതികമായ ഒരു തരത്തിലുള്ള ഉപാധികളെ അവൻ സ്വീകരിക്കുന്നില്ല, ഒരു തരത്തിലുള്ള ബന്ധനങ്ങളുമില്ല. അപ്പോൾ അവനൊരിക്കലും താൻ നിൽക്കുന്നിടത്തെ മഹത്വപ്പെടുത്തുന്നില്ല. എങ്ങനെ? താൻ എന്താണോ ചെയ്യുന്നത് അതിലൂടെ തന്നെ മഹത്വപ്പെടുത്തുന്നില്ല. ഏതാണ് മഹത്വം അതിനവൻ പ്രാപിച്ചിരിക്കുകയാണ്. അത് ശ്രേഷ്ഠമായൊരു ജീവിതമാണ്. അപൂർവം പേർക്ക് മാത്രം സാധ്യമായതുമാണ്. അതാണ് ശരിക്കുള്ള പരിവ്രജനം എന്ന് പറയുന്നത്. അതിനൊന്നും ശേഷിയില്ലാത്തവരാണ് ഇങ്ങനെയൊക്കെ പറ്റിക്കൂടി കഴിയുന്നത്. അത് നമ്മൾ ആദ്യം മനസ്സിലാക്കണം. നമ്മുടെ ത്യാഗം എന്ന് പറയുന്നു നമ്മൾ കരുതിയിരിക്കുന്ന പോലെ അത്രയും വലിയ മഹത്വമൊന്നും ഉള്ളതൊന്നുമല്ല. പക്ഷെ നമ്മൾ കാണുന്നവരുടെയൊക്കെ ത്യാഗത്തേക്കാൾ വലുതാണ്. അത് അംഗീകരിക്കും. അങ്ങനെയുള്ള സർവാരംഭ പരിത്യാഗം അതാണ് യഥാർത്ഥ ഭക്തന്റെ ലക്ഷണം. അവൻ ഈ ലോകത്തെ ശ്രദ്ധിക്കുന്നില്ല, തൻ്റെ ശരീരത്തെ ശ്രദ്ധിക്കുന്നില്ല. അവന്റെ മനസ്സ് ഒരു തരത്തിലുള്ള ലൗകിക സങ്കല്പങ്ങളുമില്ല. അവന്റെ മനസ്സ് ഈശ്വരൻ തന്നെ ഉറപ്പിച്ചിരിക്കുന്നു. ഈശ്വര നിശ്ചയമനുസരിച്ച് അവന്റെ ഗതി വിഗതികളെല്ലാം സംഭവിച്ചുകൊണ്ടേയിരിക്കുന്നു. അതിൽ ബാഹ്യമായി ക്ലേശങ്ങൾ സംഭവിക്കാം, ബാഹ്യമായി പൂജാ ബഹുമാനങ്ങൾ ഉണ്ടാകാം, ഇത് നിലനിൽക്കാം, അത് നശിക്കാം. അത്ര ഒരു കാര്യങ്ങളും ശ്രദ്ധയില്ലാതെ സഞ്ചരിക്കുന്ന പരിവ്രജനം, അതാണ് അതിൻ്റെ മുഖ്യമായ അർത്ഥം. അത് ശരിക്കും അതൊരു സാധനയല്ല, ആ സാധകന്റെ സാധനയുടെ ഒരു പക്വമായ അവസ്ഥയാണ്, ഒരു സിദ്ധാവസ്ഥയാണ്. അതാണ് ഉത്തമമായ ഭക്തന്റെ ലക്ഷണം. ഇനി അതിന് താഴോട്ടുള്ളവർക്കും വേണമല്ലോ ഭക്തി. പല തലങ്ങളുമുണ്ട്. എന്താണ്, വ്യവഹാര മധ്യത്തിൽ തന്നെ നിൽക്കുന്നു, അവരുടെ ഭക്തി പക്വമായ ഒരവസ്ഥയെ പ്രാപിച്ചിട്ടില്ല, എന്നാൽ മനസ്സിൽ ഭക്തിയുണ്ട്, സദ്വാസനയുണ്ട്, ജിജ്ഞാസയുണ്ട്, മുമുക്ഷുത്വമുണ്ട്. അങ്ങനെയൊക്കെയുള്ള ഭക്തന്മാരെ സംബന്ധിച്ചിടത്തോളമാണെങ്കിലോ സർവാരംഭ പരിത്യാഗം എന്ന് പറയുന്നതിന് നേരത്തെ പറഞ്ഞിട്ടുണ്ട്, എന്താണ്, ന കർമ്മണാം അനാരംഭ നൈഷ്കർമ്മ്യം ഋഷഭശ്ചിന്തി. ഒരു പക്ഷെ കേട്ടിരിക്കുന്നു നിങ്ങളെല്ലാം. എന്തായാലും ഞാൻ പറഞ്ഞിട്ടുള്ളതാണ്, ന കർമ്മണാം അനാരംഭ. ഇവിടെ പറയുന്ന എന്താണ്, സർവാരംഭ പരിത്യാഗി, സർവാരംഭങ്ങളെയും പരിത്യജിച്ചവൻ. അവിടെ എന്താണ് പറഞ്ഞത്, കർമ്മങ്ങളുടെ അനാരംഭം കൊണ്ട് പരിത്യാഗം കൊണ്ട് മാത്രം ഒരുവൻ സിദ്ധിയെ പ്രാപിക്കുന്നില്ല. അപ്പം മുമ്പ് പറഞ്ഞതായ പരിവർജനം അസാധ്യമായി വരുമുണ്ട് ഭക്തന്മാർ, അവരെക്കൊണ്ട് സാധ്യമല്ല. അപ്പം അവർക്ക് യോജിക്കുന്ന രീതിയിലാണ് ഇവിടെ രാമാനുജനും മറ്റുള്ള ആചാര്യന്മാരെല്ലാം ഇത് വ്യാഖ്യാനിച്ചിരിക്കുന്നത്. അവരെന്താണ് പറയുന്നത്, സർവാരംഭ പരിത്യാഗി എന്ന് പറഞ്ഞാൽ സർവകർമ്മങ്ങളും ഒഴിഞ്ഞുപോയി ശരീരം ഈശ്വരേച്ഛയ്ക്ക് മാത്രം വിധേയമായി ലൗകിക വ്യാപാരങ്ങളിലൊന്നും ഏർപ്പെടാതെ കാറ്റത്ത് കരിയില പറന്നു കിടക്കുന്നത് പോലെ ഇങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന ഒരവസ്ഥയല്ല, മറിച്ച് അവന് കർമ്മബന്ധങ്ങളുണ്ട്, അവന് കർത്തവ്യബോധമുണ്ട്, അവന് കർമ്മം ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അവന്റെ ഗ്രഹത്തിലോ അല്ലെങ്കിൽ ആശ്രമത്തിലോ അല്ലെങ്കിൽ സമൂഹത്തിലോ എവിടെ നിൽക്കുന്ന അവൻ്റെ മുമ്പിൽ കർമ്മങ്ങളുണ്ട്. ആ കർമ്മങ്ങളിൽ എന്താണ്, അവൻ വന്നു ചേരുന്ന കർമ്മങ്ങളെ. നേരത്തെ പറഞ്ഞാൽ എന്താണ്, കർമ്മങ്ങൾ വന്നു ചേരുന്നില്ല. ഇവിടെ അങ്ങനെയല്ല, കർമ്മങ്ങൾ വന്നു ചേരുന്നു. അതാണ് പരിപ്രാജകനെ സംബന്ധിച്ചിടത്തോളം പരിപ്രാജകൻ എന്താണ്, എന്തുകൊണ്ടൊക്കെ പരിപ്രാജകൻ കർമ്മങ്ങൾ ചെയ്യാത്ത കാരണമാണ് കർമ്മങ്ങൾ വന്നു ചേരുന്നില്ല. വന്നു ചേർന്നാലേ ചെയ്യാൻ പറ്റും. ഇവിടെ അങ്ങനെയല്ല, കർമ്മങ്ങളിൽ വന്നു ചേരുന്നവരുണ്ട്. അയാൾ എന്ത് ചെയ്യുന്നു, സർവാരംഭ പരിത്യാഗിയായിരിക്കുന്നു. എന്ന് വെച്ചാൽ അയാൾ കർമ്മങ്ങൾ ഏർപ്പിടിക്കുന്നില്ല, അയാളായിട്ട് കർമ്മങ്ങളെ സൃഷ്ടിക്കുന്നില്ല, രണ്ടും രണ്ടാണ്. വന്നുചേരുന്ന കർമ്മങ്ങളെ ചെയ്തു പോവുക, ആ സമയം ബോധപൂർവം കർമ്മങ്ങളെ ചെന്ന് പിടിക്കുക, അതാണ് രണ്ട്. ഇപ്പൊ ഒരുവൻ ആധ്യാത്മിക ജിജ്ഞാസയുണ്ട്, ഭക്തിമാർഗത്തിൽ താല്പര്യമുണ്ട്, അയാൾക്ക് കർമ്മമണ്ഡലത്തോട് വിരക്തിയാണ്, കർമ്മത്തോടവന് താല്പര്യമില്ല, അയാൾ ഈശ്വര ഭജനം ചെയ്ത് ജീവിക്കാൻ ആഗ്രഹിക്കുന്നു. പക്ഷേ എന്താണ് കാരണമെന്നറിയത്തില്ല, അയാളിൽ ചില കർമ്മങ്ങൾ വന്നു ചേരുന്നു, അയാൾക്ക് ഒഴിയാൻ പറ്റുന്നില്ല, അയാൾക്കത് തിരിച്ചറിയാൻ പറ്റും. താൻ പോയി പിടിക്കുന്ന കർമ്മങ്ങളും തന്നിൽ വന്നു ചേരുന്ന കർമ്മങ്ങളെയും അയാൾക്ക് സ്വയം തിരിച്ചറിയാൻ പറ്റും. അങ്ങനെ വന്നു ചേരുന്ന കർമ്മങ്ങളെ മുമ്പ് പറഞ്ഞ രീതിയിൽ പറഞ്ഞല്ലോ, മദർത്ഥം ഈശ്വരാർത്ഥമായി അല്ലെങ്കിൽ അനിമിത്തമാത്രനായി അങ്ങനെ കർമ്മങ്ങളെ ചെയ്യുക. അപ്പോൾ എന്ത് വരുന്നു, അയാൾ സർവാരംഭങ്ങളെയും സർവകർമ്മ ഉദ്യമങ്ങളെയും അയാൾ പരിത്യജിച്ചിരിക്കുന്നു, പരിത്യാഗിയായിരിക്കുന്നു, പൂർണ്ണമായും പരിത്യജിച്ചിരിക്കുന്നു. പക്ഷേ തന്നെ അവശ്യം വന്നു ചേരുന്ന തനിക്ക് തന്നെ ഒഴിവാക്കാൻ വയ്യാത്ത. അപ്പൊ ചിലർ ചോദിക്കും, എന്താ ആ കർമ്മങ്ങളെ ഒഴിവാക്കൂടെ? അത് തന്നെ വന്നു ചേരുന്നാണെങ്കിൽ ഒഴിവാക്കാൻ പറ്റത്തില്ല. ശരി, ആ കർമ്മങ്ങൾ ഒഴിവാക്കാമെന്ന് പറഞ്ഞ് നമ്മൾ ഒരു സ്ഥലത്ത് നിന്ന് വേറെ സ്ഥലത്തേക്ക് മാറിപ്പോകുന്നു, ഒരവസ്ഥയിൽ നിന്ന് വേറൊരവസ്ഥയ്ക്ക് മാറാൻ ശ്രമിക്കുന്നു, പക്ഷെ കർമ്മം വിടത്തില്ല. അത് എങ്ങനെയോ നമ്മളോടൊപ്പം തന്നെ കൂടിയിരിക്കുന്നതായിട്ട് തോന്നുന്നു. അപ്പോൾ അവൻ ജനിച്ചപ്പോൾ തന്നെ അവനോടൊപ്പം കൊണ്ടുവന്ന കാര്യങ്ങളാണ്. അങ്ങനെ ഉള്ള കർമ്മങ്ങളെ മാത്രം ചെയ്തുകൊണ്ട് കർമ്മഠനാകാതെ, കർമ്മങ്ങളെ സ്വയം സൃഷ്ടിക്കാതെ. സ്വയം സൃഷ്ടിക്കുന്നതിന് തമ്മിലുള്ള വ്യത്യാസം എന്താണ്? സ്വയം സൃഷ്ടിക്കുമ്പോൾ അവൻ കർമ്മപദ്ധതികളെക്കുറിച്ച് ചിന്തിക്കുന്നു, കർമ്മപദ്ധതികൾക്ക് രൂപം കൊടുക്കുന്നു, ഇല്ലാത്തതിനെല്ലാം പിടിച്ചു വയ്ക്കുന്നു. എന്നിട്ടവൻ ആ കർമ്മമണ്ഡലത്തിലേക്ക് അവൻ ഇറങ്ങിത്തിരിക്കുകയാണ്. അവൻ്റെ മനസ്സ് തന്നെയാണ് എന്ത് ചെയ്യുന്നത്? ഈ കർമ്മങ്ങൾക്ക് അവൻ്റെ ബുദ്ധിയും മനസ്സും ഒക്കെ രൂപം കൊടുക്കുകയാണ്. രൂപം കൊടുത്തിട്ട് അവൻ എന്ത് ചെയ്യുന്നു? അത് ചെയ്യുന്നു. മറ്റതങ്ങനെയല്ല, തന്നിൽ വന്നു ചേരുന്നു കർമ്മങ്ങൾ. അവൻ രൂപം കൊടുത്തതല്ല ആ കർമ്മം. എന്തുകൊണ്ട് സംഭവിച്ചു? അവന് അവൻ്റെ സാഹചര്യങ്ങൾ അവൻ്റെ മുമ്പിൽ വെച്ച് കൊടുത്തു. ആ കർമ്മം ദക്ഷതയോടെ ചെയ്യുന്നു. ആ കർമ്മം സമർത്ഥമായി ചെയ്യുന്നതിന് വേണ്ട ചിന്ത, അതിനു വേണ്ടിയിട്ടുള്ള പ്രവൃത്തികൾ, അതെല്ലാം അവന് വരുന്നു. അല്ലാതെ ആ കർമ്മം അവൻ്റെ ബുദ്ധി വൈഭവത്തിൻ്റെ, അവൻ്റെ ക്രിയാ സാമർഥ്യത്തിൻ്റെ സൃഷ്ടിയല്ല. ആ രീതിയിൽ കർമ്മങ്ങൾ ചെയ്യുന്നതും സർവാരംഭ പരിത്യാഗമാണ്. മറ്റു പല വ്യാഖ്യാതാക്കളും, ആധുനിക വ്യാഖ്യാതാക്കളും സർവാരംഭ പരിത്യാഗത്തെ അങ്ങനെയാണ് കാണുന്നത്. അതിനുള്ള പ്രമാണം ഭഗവാൻ തന്നെ പറഞ്ഞു. എന്താണ്? എന്നാ കർമ്മണം അനാരംഭ നൈഷ്കർമ്മ്യം പുരുഷോശ്വരതേ. നീ നൈഷ്കർമ്മ്യ സിദ്ധിയാണ് ആഗ്രഹിക്കുന്നത്. എന്നുവെച്ചാൽ സർവകർമ്മങ്ങളിൽ നിന്നുള്ള മോചനമാണ് നൈഷ്കർമ്മ്യം. അതാണ് നീ ആഗ്രഹിക്കുന്നതെങ്കിൽ ഇന്നത്തെ നിന്റെ അവസ്ഥയ്ക്ക് നീ കർമ്മങ്ങളെ, നിന്നിൽ വന്നു ചേർന്ന കർമ്മങ്ങളെ ഉപേക്ഷിച്ചിട്ട് കാര്യമില്ല. അതിനെന്താണ്? നിന്നെ ബന്ധിക്കാത്ത രീതിയിൽ, നിന്നെ ബാധിക്കാത്ത രീതിയിൽ ആ കർമ്മങ്ങളെ അനുഷ്ഠിക്കുക. അവിടെ ഈശ്വരഭക്തിയും കർമ്മയോഗവും വിവേകവും എല്ലാം സമന്വയിപ്പിച്ചുകൊണ്ട് അതിന് പരാതിയൊന്നുമില്ലാതെ, പരിഭവങ്ങളൊന്നുമില്ലാതെ. അയാളുടെ ആഗ്രഹം എന്താണ്? സർവകർമ്മസന്യാസമാണ്. എന്തുകൊണ്ട് അയാൾ ആഗ്രഹിക്കുന്നു? അയാളുടെ ആലസത അതിനാണ് അയാളെ പ്രേരിപ്പിക്കുന്നത്. പക്ഷെ അയാൾ വന്നു ചേർന്നിരിക്കുന്ന എന്താണ്? കർമ്മം. അപ്പം ഇത് രണ്ടും കൂടി കിടന്നായിരിക്കും. ഇതിലെപ്പോഴും കർമ്മരംഗത്ത് നിൽക്കുമ്പം തന്നെ അയാൾക്ക് പരാതിയായിരിക്കും. ഞാൻ സന്യാസിയായി, എന്നിട്ടും എനിക്ക് ഈ അടുക്കളപ്പണി ചെയ്യേണ്ടി വന്നല്ലോ. ഇതായിരുന്നെങ്കിൽ വീട്ടിൽ നിന്ന് ഇതൊക്കെ ചെയ്താൽ മതിയായിരുന്നു, എന്തിനാശ്രമത്തിയും. അപ്പോൾ ഈ തരത്തിൽ നിരന്തരം കർമ്മത്തെക്കുറിച്ച് പരിതപിച്ചുകൊണ്ട് അർജുനനെ പോലെ പരാതി പറഞ്ഞുകൊണ്ട് മുറുമുറുത്തുകൊണ്ട് കർമ്മം ചെയ്യുന്നവൻ, അവൻ ഭക്തനുമല്ല, അവൻ യോഗിയുമല്ല. ഇവിടെ പറയുന്നു ഇതൊന്നുമല്ല, മറിച്ച് അവൻ സർവ്വ ആരംഭ പരിത്യാഗിയായിട്ട് ന കർമ്മണം അനാരംഭ നിഷ്കർമ്മ്യം പുരുഷോശ്വരതെ എന്ന് ഭഗവാൻ പറഞ്ഞെടുത്ത് മനസ്സിലാക്കി തന്ന യോഗാത്മകമായ കർമ്മം, കർമ്മത്തെ യോഗാത്മകമായി സ്വീകരിക്കണം. കാരണം ഇത് എന്നത് ചെയ്യാമെന്ന് കരുതിയല്ല. ഒരുവൻ ആശ്രമത്തിൽ വന്നു, ഇന്ന കർമ്മം ചെയ്യാമെന്ന് കരുതിയിട്ടല്ല. വന്നപ്പോൾ അവിടെ ഒരു കർമ്മം വന്നു കയറുന്നു, അതൊന്നും ഒഴിയാൻ പറ്റുന്നില്ല. അതിന്ന് ഒഴിയാൻ പറ്റിയ ഒരേ ഒരു വഴി എന്ന് വെച്ചാൽ ആശ്രമം വിട്ട് പോവുകയാണ്. ആശ്രമം വിട്ട് എവിടെ പോകും? തിരിച്ച് വീട്ടിൽ കയറി ചെല്ലാൻ പറ്റും. നാണക്കേടല്ലേ? സന്യാസിയായിട്ടെല്ലാം ഉപയോഗിച്ച് പോയി എല്ലാം കളഞ്ഞിട്ട് വീട്ടിൽ വന്നിരിക്കുന്നു എന്ന് പറഞ്ഞാൽ നാണക്കേട്. അത് കരുതി അങ്ങോട്ട് പോകാൻ വയ്യ. പിന്നെയുള്ള വേറെ ഏതെങ്കിലും ആശ്രമത്തിൽ ചെന്നോ? അത് പടയെ പേടിച്ച് പന്തടത്ത് ചെന്നപ്പോൾ സ്വന്തം കൊളുത്തി പടാന്ന് പറഞ്ഞ പോലെ ആവും. അപ്പം അതും ബുദ്ധിമുട്ടാവും. അപ്പം പിന്നെ എന്താണ്? ഇതെല്ലാം പെറുപിടുത്തുകൊണ്ട് ചെയ്യുക, പരാതിപ്പെട്ടുകൊണ്ട് ചെയ്യുക. നാശം. എന്തായാലും ഈ ജീവിതം ഇങ്ങനെ തൊല്ല ഒഴിഞ്ഞു പോട്ടെ. ഇനി ഒരു ജന്മം കിട്ടണമെങ്കിൽ അവിടെ വെച്ച് നോക്കാം ഭക്തിയും ഞാനോ എന്ന് കരുതി ചെയ്യുന്നവരാണ് ഒട്ടുമിക്ക പേരും. ഒന്ന് സർവാരംഭ പരിത്യാഗമല്ല. അപ്പം അവിടെ അതല്ല, താൻ പരിത്യത്വം ശീലമാസ്യതി സർവാരംഭ പരിത്യാഗി സ യോ മദ്ഭക്ത സമയപ്രിയ, അവനും എനിക്ക് പ്രിയനാണ് എന്നാണ് ഇവിടെ ഭഗവാൻ പറയുന്നത്. അനപേക്ഷ ശുചിർദക്ഷ ഉദാസീനോ ഗതവ്യഥഃ സർവാരംഭപരിത്യാഗി യോ മദ്ഭക്തസമേ പ്രിയഃ യോ ന ഹൃഷ്യതി ന ദേഷ്ടി ന ശോചതി ന കാംക്ഷതി ശുഭാശുഭപരിത്യാഗി ഭക്തിമാന്യ സമേ പ്രിയ സമശത്രോ ച മിത്രേ ച തഥാ മാനാപമാനയോ ശീതോഷ്ണ സുഖ ദുഃഖേഷു സമസംഗ വിവർജിത തുല്യനിന്ദസ്തുതിർ മൗനി സന്തുഷ്ടോ യേന കേനചിത് അനികേത സ്ഥിരമദർ ഭക്തിമാൻ മേ പ്രിയോ നരഃ ഏത് ധർമ്യാമൃതം ഇദം യഥോക്തം പര്യുപാസതേ ശ്രദ്ധധാനാമത്പരമാ ഭക്താസ്തേ ദൈവ മേ പ്രിയാഃ. ഓം ശാന്തി ശാന്തി ശാന്തി. ഓം ശ്രീ ഗുരുഭ്യോ നമഃ.